ഭാഷ്യം ക്രിയാർത്ഥൈശ്ച വിശേഷ വിദ്യാർത്ഥം യഥാ ദർശ പൂർണ്ണമാസാദി ക്രിയേകം ഫലവിശിഷ്ട വർത്തവ്യതാവേകം കർമ്മ പ്രയുക്തം കാലേത്യത ലൗകികം വസ്തു പ്രത്യക്ഷാദ്യവിഷയം യഥാഭൂതഞ്ചാക്യാപ്യത്തെ തഥാ പരമാശ്വരദേവതാദി വസ്തു വസ്തുലാദി ധർമ്മകം അശ്വനായതീതം ചേത്യവുമാതി വിശിഷ്ടമിതി വേദവാക്യരേവ ജ്ഞാപ്യതേത്തി അലൗകികത്വാഥാഭൂതമേവ ഭവിതും അർഹതീതി. ക്രിയാർത്ഥൈർവാക്യൈർജ്ഞാനവാക്യാനാം ബുദ്ധ്യുത്പാദകത്വേ വിശേഷവസ്തി അനിശ്ചിത വിപരീസ്തവ പരമാത്മാദി വസ്തുവിഷയ ബുദ്ധിരുത്പത്തി. ഇതിൻ്റെ താല്പര്യത്തെക്കുറിച്ച് പറയാൻ ഇവിടെ ചർച്ച ചെയ്യുന്നത്, ഇത് സാധാരണ മീമാംസകർ, അതായത് പൂർവമീമാംസ മീമാംസകരെന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരെയും പറയാം, അദ്വൈതികളെയും പറയാം, കർമ്മകാണ്ഡികളെയും പറയാം. അതുകൊണ്ടാണ് പൂർവമീമാംസ ഉത്തരമീമാംസ എന്ന് രണ്ടായി പറയുന്നത്. പൂർവമീമാംസകർ, അതായത് കർമ്മത്തെ വേദ താല്പര്യം കർമ്മമാണ് കർമ്മഫലമാണെന്ന് കരുതുന്നവർ, അവർ അദ്വൈതത്തെ സ്വീകരിക്കാൻ അവർക്ക് പ്രയാസമുണ്ട്. അവരെന്താണ് പറയുന്നത്? കർമ്മങ്ങൾ, അതാണ് വേദത്തിൽ പ്രതിപാദിക്കുന്നത്. ഭാഷകാരൻ പറയുന്നു, അത് ശരിയാണ്, കർമ്മങ്ങൾ വേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആ കർമ്മങ്ങൾ, കർമ്മങ്ങളുടെ ഫലം എല്ലാം അലൗകികമാണ്, ലോകപ്രസിദ്ധമായ കാര്യങ്ങളല്ല, മറ്റു പ്രമാണങ്ങളിലൂടെ അറിയാമെന്നുള്ള കാര്യങ്ങളല്ല. യാഗം ചെയ്യണം, യാഗം ചെയ്താൽ സ്വർഗം ലഭിക്കും, ഇതല്ല. അതെങ്ങനെയാണോ പൂർവമീമാംസകർ സ്വീകരിച്ചിരിക്കുന്നത്, അതുപോലെ ഉത്തരമീമാംസയിലും പരമേശ്വരൻ, ദേവത തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. എങ്ങനെയാണോ നിങ്ങളുടെ അലൗകികമായ കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും, സ്വർഗം പോലെയുള്ള കർമ്മഫലങ്ങളെയും സ്വീകരിക്കുന്നത്, അതുപോലെ ഇവിടെ പരമാത്മാവ്, ബ്രഹ്മം, ദേവത തുടങ്ങിയ കാര്യങ്ങളെയും സ്വീകരിക്കണം, അതും അലൗകികമാണ്. ഇപ്പോൾ വേദം രണ്ടു തരത്തിലുള്ള അർത്ഥത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. പൂർവകാണ്ഡത്തെ ലൗകികമായ വിഷയങ്ങളെ ബോധിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉത്തരകാണ്ഡത്തിലും അത് ബോധിപ്പിക്കുന്നു എന്നതിനെ സ്വീകരിക്കണം. എന്നുവെച്ചാൽ അനിശ്ചിത വിപരീസ്ഥാവ പരമാത്മാദി വസ്തു വിഷയ ബുദ്ധിരുപദ്ധതി. നിങ്ങൾ പറയുന്നു പൂർവകാണ്ഡത്തിൽ പറയുന്നതെല്ലാം ശരിയായ ബോധത്തെ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും അനിശ്ചിതമായ കാര്യങ്ങളല്ല, ഭ്രമാത്മകമായ കാര്യങ്ങളല്ല. വേദം അങ്ങനെ ഒരു കാര്യത്തെ ബോധിപ്പിക്കാൻ പാടില്ലല്ലോ. പരമാത്മാവ് ദേവത തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് യഥാർത്ഥമായ ജ്ഞാനത്തെയാണ് വേദത്തിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് പറയും. ഇവിടെ നടക്കുന്ന ചർച്ച അദ്വൈതത്തിൽ വളരെ പ്രസിദ്ധമാണ്, പക്ഷെ അതേസമയം അത് ക്ലിഷ്ടവുമാണ്, ഒരുപാട് സാങ്കേതികത്വമുള്ളതാണ്. അതുകൊണ്ടത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, എൻ്റെ സാരത്തെ മാത്രം പറയാം. അനുഷ്ഠേയ അഭാവ ദൈവിക്തമിരിചി ക്രിയാർത്ഥീർ വാക്യേർ ത്രിയപുംസ ഭാവന അനുഷ്ഠേയ ജ്ഞാപ്യതേ ലൗകിക്യവി തഥാ പരമാത്മാ ഈശ്വരാദി വിജ്ഞാന അനുഷ്ഠേയം കിഞ്ചിദസ്തി അത ക്രിയാർത്ഥയെ സാധർമ്മ്യം ദൈവിക്തമിരിചി. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരിടത്ത് അനുഷ്ഠേയമായി ഇന്നത് ചെയ്യണമെന്ന് പറയുന്നു, ഇവിടെ അങ്ങനെയല്ല. തത്വമസി അഹം ബ്രഹ്മാസ്മി വിജ്ഞാനമാനന്ദം ബ്രഹ്മ ചെയ്യാനൊന്നും പറയുന്നില്ല. രണ്ടിനും തുല്യ പ്രാമാണ്യം ഉണ്ടാകത്തില്ല. ഇതാണ് മീമാംസകൻ പറയുന്നത്. അതിനുള്ള ചില നിയമങ്ങൾ വരെ പറയുന്നുണ്ട്, ഭാവനയും മറ്റും. അതെല്ലാം പൂർവമീമാംസയിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. ആർത്തി ഭാവന, ശബ്ദി ഭാവന, അതിൻ്റെ അംശത്രയം തുടങ്ങിയ വിഷയങ്ങളൊക്കെ അവരുടെ പരാമർശിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ ചർച്ചയുടെ ആവശ്യം നമുക്കിപ്പോൾ ഇല്ല. പക്ഷെ അതിനെ നിഷേധിക്കുന്നു. നിഷേധിച്ചിട്ട് ഭാഷ്യകാരം പറയുന്നു, ജ്ഞാനസ്യ തഥാഭൂതാർത്ഥ വിഷയത്വ. ജ്ഞാനം ഒരു വസ്തു എങ്ങനെയാണോ അതിനെ അങ്ങനെ ബോധിപ്പിക്കുന്നു, അതാണ് ജ്ഞാനം. അവിടെ നിങ്ങൾ പറയുന്ന പോലെ എന്തെങ്കിലും ചെയ്യാനോ ഇത് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊന്നും ബോധിപ്പിക്കുന്നില്ല. നഹി അനുഷ്ഠേയസ്യത്രംസ്യ ഭവനാഖ്യസ്യ അനുഷ്ഠേയത്വ തഥാത്വം കിം ദ്രഹി പ്രമാണ സമധികൃതത്വ തദ്വിഷയായ ബുദ്ധേഹി അനുഷ്ഠേയ വിഷയത്വ തഥാത്വം കിം ദ്രഹി വേദവാക്യജനിതത്വ. ഒരു കാര്യത്തെ സ്വീകരിക്കുക എന്താണോ പൂർവ്വകണ്ഠത്തിൽ പറയുന്ന കാര്യങ്ങൾ, അവിടെ നിന്ന് നിങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ചും യാഗത്തെക്കുറിച്ചും എല്ലാം അറിയുന്നു. എന്തുകൊണ്ട്? വേദം ബോധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഉത്തരം മീമാംസയെ സ്വീകരിക്കും. അവിടെ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു, എങ്ങനെ വേദം ബോധിപ്പിക്കുന്നു എന്നുള്ളതൊക്കെ. അല്ലാതെ ഇവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ചെയ്യാനില്ലേ ആ തരത്തിലല്ല. വേദത്തിൽ നിന്ന് ബോധിക്കുന്നു. അതുകൊണ്ട് വേദം പ്രമാണമായതുകൊണ്ട് പൂർവകാണ്ഡത്തെ സ്വീകരിക്കുന്നത് പോലെ ഉത്തരകാണ്ഡത്തെ സ്വീകരിക്കുക. വേദവാക്യ അധികദസ്യ വസ്തുന തഥാത്യ സത്യ അനുഷ്ഠേയത്വ വിശിഷ്ടം ചെയ്ത് അനുതിഷ്ഠതി നോ ചെയ്ത് അനുഷ്ഠേയത്വ വിശിഷ്ടം നനുതിഷ്ഠതി അനുഷ്ഠേയത്വ വാക്യ പ്രമാണത്വ അനുപത്തിരി ചെയ്ത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കണം. വേദത്തിൽ പൂർവകാണ്ഡത്തിൽ പറയുന്നത് ചെയ്യേണ്ട കാര്യം യാഗവും പറ്റും, അത് അനുഷ്ഠേയമായതുകൊണ്ട് അതെല്ലാം ചെയ്യുക. ഉത്തരകാണ്ഡത്തിൽ ചെയ്യേണ്ടതായിട്ടൊന്നും പറയുന്നില്ല. അനുഷ്ഠേയമായിട്ട് യാഗം മറ്റൊന്നും നിർദ്ദേശിക്കുന്നില്ല. അവിടെ എന്താണ് ചെയ്യേണ്ടതില്ല, തത്വത്തെ ഗ്രഹിച്ചാൽ മാത്രം മതി. അങ്ങനെ രണ്ടും തമ്മിൽ വ്യത്യാസം. അവിടെ മീമാംസകർ പറയുന്നു, അനുഷ്ഠേയത്തെ വാക്യപ്രമാണത്വാനുപത്തിൽ അനുഷ്ഠേയത്തെ അസതി പദാർത്ഥാന സംഹതിരുപത്യതേ അനുഷ്ഠേയത് സതി താദർഥ്യന പദാനി സംഹന്യന്തി തത്ര അനുഷ്ഠേയ നിഷ്ഠം വാക്യം പ്രമാണം ഭവതി ഇതം അനേനൈവം കർത്തവ്യമിതി ഇതം അനേനൈവം ഇത്യവം പ്രകാരാണ പദശതാനാമപി വാക്യത്വമസ്തി പുരിയാക്രിയത കർത്തവ്യം ഭവ്യസ്യാതി പഞ്ചമ ഇത്യവം മാദീനാം അന്യതമേ അസത്യത പരമേശ്വരാത്മ ഈശ്വരാദീനാം വാക്യ പ്രമാണത്വം പദാർത്ഥത്വേജ പ്രമാണാന്തര വിഷയത്വം അത് അസദേവീതി ചെയ്തു. മീമാംസകർ പറയുന്നു, അതൊന്നും ശരിയല്ല, ചെയ്യുക എന്ന് ബോധിപ്പിച്ചാൽ മാത്രമേ ആ വാക്യത്തിന് പ്രാമാണ്യമുള്ളൂ. പുരിയാത്രിയേത കർത്തവ്യം ഭവി ഇങ്ങനെ അനുഷ്ഠിക്കുക. അത് ഭാഷയുടെ ചില നിയമങ്ങളൊക്കെ അനുസരിച്ച് പറയുന്നു. വാക്യങ്ങളിൽ സംഹതി പരസ്പര അന്വയത്തിലൂടെ പദങ്ങൾ അർത്ഥത്തെ ബോധിപ്പിക്കണമെങ്കിൽ കർത്തവ്യത്തെ ബോധിപ്പിക്കുന്ന ക്രിയാപദങ്ങൾ വേണം. ഇതെല്ലാം മീമാംസകരുടെ വളരെ ജടിലമായ തർക്കങ്ങളാണ്. ഇവിടെ വാർത്തകത്തിലും മറ്റും വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അത് മീമാംസയെക്കുറിച്ച് പരിചയമില്ലാത്തവർക്ക് അത് വളരെ ക്ലിഷ്ടമായി അനുഭവപ്പെടും. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്തായാലും ക്രിയയെ കാണിക്കുന്ന പദങ്ങളുണ്ടെങ്കിലേ വാക്യത്തിന് പ്രാമാണ്യമുള്ളൂ. ഇവിടെ തത്വമസി എന്ന് മറ്റും പറയുന്നിടത്ത് അത്തരത്തിലുള്ള പദങ്ങളില്ല. അതുകൊണ്ട് ഇതൊന്നും പ്രാമാണ്യമല്ല എന്നാണെങ്കിലും അസ്തിമേരുവർണ്ണചേതയുമാതീ വാക്യദർശന മേരുവർണ്ണചേതയുമാതി വാക്യശ്രവണേ മർവാദവും അനുഷ്ഠേയത്വ ബുദ്ധി ഉത്പദ്യതേ തഥ അസ്ഥിപദസഹിതാനാം പരമാത്മേശ്വരാദി പ്രതിപാദക വാക്യപദാനാം വിശേഷണ വിശേഷ്യഭാവേന സംഹതിക്കേന വാര്യതേ. അതിന് സമാനം പറയുന്നു, അങ്ങനെയല്ല, ഒരു വാക്യത്തിൽ നിന്ന് ബോധമുണ്ടാകണമെങ്കിൽ അതിൽ ക്രിയാപദം, കർത്തവ്യത്തെ ബോധിപ്പിക്കുന്ന ക്രിയാപദം വേണമെന്നില്ല. ഉദാഹരണം പറയുന്നു, എന്താണോ അസ്ഥി മേരുവർണ്ണ ചതുഷ്ടയോപേത. മേരുപർവ്വതം എന്ന് പറയുന്ന ഒന്നുണ്ട്, എന്താണ് വർണ്ണ ചതുഷ്ടയത്തോടു കൂടിയത്, എന്നുവെച്ചാൽ നാനാവർണ്ണങ്ങളോട് കൂടിയത്, ചിത്രവർണ്ണത്തോടു കൂടിയ മേരുപർവ്വതമുണ്ട് എന്ന് പറഞ്ഞു കേട്ടു കഴിഞ്ഞാൽ നമുക്ക് ബോധമുണ്ടാവുന്നുണ്ടല്ലോ. അവിടെ എന്നത് ചെയ്യുക എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ കർത്തവ്യത്തെ ബോധിപ്പിക്കുന്ന ക്രിയാപദമില്ലാതെ തന്നെ ഒരു വാക്യത്തിൽ നിന്നും ജ്ഞാനമുണ്ടാകാം. അതുകൊണ്ട് തത്വമസി തുടങ്ങിയ വാക്യങ്ങളിലും നിന്നും ബോധമുണ്ടാകാം. ഈശ്വരൻ, പരമാത്മാവ്, ദേവത തുടങ്ങിയ കാര്യങ്ങളെ പ്രതിപാദിക്കുന്നിടത്തും അത്രയും മതി. അസ്ഥി എന്ന് പറയുന്ന പദം മതി, ക്രിയാപദം മതി, അതുകൊണ്ട് ബോധമുണ്ടാകും. അതുകൊണ്ടങ്ങനെ ഭാഷാ നിയമങ്ങളനുസരിച്ച് ഇത് പരമാത്മാവിനെ വേദം ബോധിപ്പിക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. മേർവാദി ജ്ഞാനവത് പരമാത്മജ്ഞാനെ പ്രയോജനാഭാവ തൈക്തമിതി ചെയ്തു. അവിടെ മീമാംസകർ പറയുന്നു, ചിത്രവർണ്ണത്തോടു കൂടിയ മേരുപർവ്വതമുണ്ട്. ഇത് കേട്ടിട്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ലല്ലോ. അതുപോലെ ചെയ്യാൻ പറയുന്നില്ല, ചെയ്താൽ എന്നെ ഫലമുണ്ടെന്ന് പറയുന്നില്ല. അല്ലാതെ കേവലം ബ്രഹ്മ, ആത്മാവ് തുടങ്ങിയ അവയെക്കുറിച്ച് കേട്ടിട്ട് എന്താ പ്രയോജനം? അതിന് സമാനം പറയുന്നു, ബ്രഹ്മവിദാപ്നോതിപരം ഭിദ്യതേ ഹൃദയ ഗ്രന്ഥി ഇതി ഫലശ്രവണ. അതല്ല, ഡോമനിഷത്തിൽ തന്നെ പറയുന്നു, ബ്രഹ്മത്തെക്കുറിച്ച് പരമാത്മാവിനെ കുറിച്ച് അറിഞ്ഞാൽ എന്താണ്? ബ്രഹ്മവിദാപ്നോതിപരം, മോക്ഷത്തെ പ്രാപിക്കുന്നു. ഭിദ്യതേ ഹൃദയ ഗ്രന്ഥി, അജ്ഞാനം നശിക്കുന്നു. ഇങ്ങനെ ഫലത്തെയും പറയുന്നുണ്ട്. അതുകൊണ്ട് തത്വമസ്യാദി വാക്യങ്ങൾ ശ്രവിക്കുന്നതുകൊണ്ട് ഫലമുണ്ട്. സംസാര ബീജ വിദ്യാദി ദോഷം നിവൃത്തി ദർശനാച്ച്. അത് മാത്രമല്ല, ഈ സംസാരത്തിന് ബീജമായിരിക്കുന്ന അവിദ്യാദി ദോഷങ്ങൾ ഈ തത്വജ്ഞാനം കൊണ്ട് നശിക്കുന്നു. അനന്യശേഷത്വച്ച തജ്ഞാനസ്യ ജിഹ്വാമിവ ഫലശ്രുതിയർ അർത്ഥവാദത്വ അനുഭൂതി പ്രസിദ്ധ അനിഷ്ടഫല സംബന്ധശ്ച വേദാദേവ വിജ്ഞായത എന്നച്ച അനുഷ്ഠേയസ എന്നച്ച പ്രതിഷിദ്ധ വിഷയെ പ്രവൃത്ത ക്രിയസ്യ അകാരണ അന്യതനിഷ്ഠേയമസ്തി അകർത്തവ്യത ജ്ഞാനനിഷ്ഠ ദൈവഹി പരമാർത്ഥ പ്രതിഷേധ വിധീനാം സ്യാ. ഇതെല്ലാം വെറും അർത്ഥവാദമാണ്, പ്രതിസ്തുതിച്ച് പറയുകയാണ് എന്ന് കരുതിയാലോ. ബ്രഹ്മവിദാപനോധിപരം, മോക്ഷം, സംസാരനാശം, ഭയനാശം, അജ്ഞാനനാശം, ഇതൊക്കെ കേവല സ്തുതിപരമാണെന്ന് പറഞ്ഞാണ് പറയുന്നതല്ല, സ്തുതിപരമല്ല. ഇവിടെ അകർത്തവ്യത ജ്ഞാനനിഷ്ഠ എന്നാണ് പറയുന്നത്. സർവകർത്തവ്യ ശൂന്യമായ ജ്ഞാനനിഷ്ഠയെ ബോധിപ്പിക്കുകയാണ്. ഇതുപോലെ പ്രതിഷേധ വിധികളെ പോലെ, നിഷേധ വിധികളെ പോലെ, ശുദ്ധാർത്ഥസ്യ പ്രതിഷേധ ജ്ഞാന സംസ്കൃതസ്യ അഭക്ഷ്യേ അഭോജ്യവ പ്രതിവസ്തുതേ കളഞ്ച അഭിശക്ത അന്നാദോ ഇതം ഭക്ഷ്യം അതോ ഭോജ്യം ഇതിവ ജ്ഞാനം ഉത്പന്നം തദ്വിഷയ പ്രതിഷേധ ജ്ഞാന സ്മൃതി അബാധ്യത. ഏതുപോലെ പറയും? വേദത്തിലെ നിഷേധജ്ഞാനം പോലെയാണ്. ഒരാൾക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, അയാൾ ഭക്ഷിക്കാൻ തയ്യാറായി, പക്ഷേ അയാളുടെ മുമ്പിൽ കിട്ടിയത് വിഷമാണ്, കളഞ്ച ഭക്ഷണം. വിഷമാണെങ്കിൽ നിഷിദ്ധമായ ആഹാരമാണ്, അല്ലെങ്കിൽ അഭിശപ്തമായ ആഹാരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവൻ്റെ മനസ്സിൽ വരുന്നു, ഇത് കഴിക്കാൻ പാടില്ലാത്തതാണ്. ഉടനെ എന്ത് ചെയ്യുന്നു? ആ പ്രതിഷേധ ജ്ഞാനം കൊണ്ടയാൾ ആ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുന്നു. അതുപോലെ ഇവിടെ സംഭവിക്കാം. അകർത്തവ്യത ജ്ഞാനനിഷ്ഠ കർത്തവ്യ കർമ്മങ്ങളിൽ നിന്ന് യാഗാദികളിൽ നിന്ന് പിന്മാറുന്നു. ഇതിന്റെ ദോഷത്തെ മനസ്സിലാക്കുന്നിട്ട് മൃഗതൃഷ്ണികായമിവ പേയജ്ഞാനം തദ്വിഷയ യാഥാത്മ്യ വിജ്ഞാനേന തസ്മിൻ ബാധിതെ സ്വാഭാവിക വിപരീത ജ്ഞാന അനർത്ഥകരി തദ്ഭക്ഷണം ഭോജന പ്രവർത്തന ഭൂതി. മൃഗതൃഷ്ണിക കാണുന്നു, അത് വെള്ളമാണെന്ന് ധരിക്കുന്നു. ഉടനെ മറ്റൊരാൾ പറയുന്നത് വെറും പ്രകാശമാണ്. ഇപ്പോൾ വളരെയധികം ദാഹമുണ്ട്, ദാഹിച്ച് മരിക്കാൻ പോകുന്നവനാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അതിൽ അതിൻ്റെ പിറകെ പോയാൽ അത് അനർത്ഥമാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറും. അതുപോലെയാണ് ഇവിടെ ഈ കർമ്മങ്ങൾ, കർമ്മങ്ങളുടെ ഫലങ്ങൾ ഇത് സംസാരത്തിന് കാരണമാണ് എന്നറിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറും. ഇവിടെ പ്രവൃത്തി സംഭവിക്കുന്നില്ല, നിവൃത്തി. അതാണ് അകർത്തവ്യ ആത്മനിഷ്ഠ എന്ന് പറയുന്നത്. വിപരീത ജ്ഞാന നിമിത്തായ പ്രവൃത്തി നിവൃത്തിരേവൻ അവനറിയത്ന കാര്യ തദ്ഭാവേ തസ്മാ പ്രതിഷേധ വിധീന വസ്തു യാഥാത്മ്യജ്ഞാന നിഷ്ഠത ഏവ ന പുരുഷ വ്യാപാര നിഷ്ഠത ഗന്ധോപ്യസ്ഥി എന്ന് പറഞ്ഞല്ലോ. എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലേ ആ വാക്യത്തിന് പ്രാമാണ്യമുള്ളൂ, ഫലമുള്ളൂ എന്നല്ല. ചെയ്യരുതെന്ന് പറഞ്ഞാലും അതിന് പ്രാമാണ്യമുണ്ട്, ഫലമുണ്ട്. അതാണിവിടെ എന്ന കളഞ്ചം പക്ഷേ വിഷം കലർന്ന ഭക്ഷണം കഴിക്കരുത്, അല്ലെങ്കിൽ നിഷിദ്ധമായ അന്നം കഴിക്കരുതെന്ന് വേദം വിധിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രയോജനമുണ്ട്, ഒരുപാട് അനർത്ഥങ്ങളിൽ നിന്നവൻ നിവർത്തിക്കുന്നു. അതുപോലെ ഇവിടെ പരമാത്മജ്ഞാനനിഷ്ഠ അവന് അനർത്ഥത്തിന് ഹേതുവായിരിക്കുന്ന കർമ്മങ്ങളിൽ നിന്നും വൈദിക കർമ്മങ്ങളിൽ നിന്നവന് മോചനം കിട്ടുന്നു, സംസാരത്തിൽ നിന്നവൻ മുക്തനാകുന്നു. അതുകൊണ്ട് ഈ രണ്ടു ഭാഗത്തിനും തുല്യമായ പ്രാമാണ്യമുണ്ട്. പൂർവ്വകാണ്ഡത്തെ നിങ്ങൾ അംഗീകരിക്കുന്നത് പോലെ തന്നെ ഉത്തരകാണ്ഡത്തെ സ്വീകരിക്കണം എന്നാണ്. തഥൈഹാവി പരമാത്മാദി യാഥാത്മ്യജ്ഞാന വിധീന താവന്മാത്ര പര്യവസാദന പര്യവസാന ഏവസ്യ തഥാ തദ്വിജ്ഞാന സംസ്കൃതസ്യ തദ്വിപരീതാർത്ഥജ്ഞാന നിമിത്താനം പ്രവൃത്തിനാം അനർത്ഥാർത്ഥത്വേന ന്യായമാനത്വ. അതുകൊണ്ട് ഇവിടെ പരമാത്മ ജ്ഞാനമുണ്ടാകുമ്പോൾ, സ്വസ്വരൂപ ജ്ഞാനമുണ്ടാകുമ്പോൾ പിന്നെ വേറൊന്നുമില്ല. അവിടെ കർത്തവ്യമായിട്ടൊന്നും തന്നെ ശേഷിക്കുന്നില്ല. താപൻ മാത്ര പരിവസാകുന്നത അവൻ കേവലം ജ്ഞാനനിഷ്ഠനായിത്തീരുന്നു, ആ തത്വജ്ഞാനനിഷ്ഠനായിത്തീരുന്നു. അവന് പിന്നീട് വൈദിക കർമ്മങ്ങളുടെ അനുഷ്ഠാനത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ ഫലത്തിനോ, ഫലത്തിൽ താല്പര്യമുണ്ടാണ് ഉള്ളതുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. ഫലത്തിൽ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഇതിനെല്ലാം ചെയ്യുന്നു അവൻ ചെയ്യുന്നില്ല. താവൻ മാത്ര പര്യവസാനത. അതുകൊണ്ട് ആ തദ് വിജ്ഞാന സംസ്കൃതം, ആ പരമാത്മജ്ഞാനം കൊണ്ട് സംസ്കരിക്കപ്പെട്ടവൻ, അവൻ അതിന് വിപരീതമായ ജ്ഞാനം കൊണ്ട് വരുന്ന സർവകർമ്മങ്ങളിൽ നിന്നും പിന്മാറുന്നു. പിന്നീട് അവൻ കർമ്മം ചെയ്ത് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പരമാത്മാതി ഈ ആധാത്മ്യജ്ഞാനസ്മൃതി സ്വാഭാവിക തന്നിമിത്ത വിജ്ഞാനെ ബാധിത അഭാവ സ്യാ. അതുകൊണ്ട് അവൻ പ്രവൃത്തിക്ക് കാരണമായിരിക്കുന്ന ജ്ഞാനങ്ങളെല്ലാം അറിവെല്ലാം അവനെ സംബന്ധിച്ച് അസ്തമിക്കുന്നു. അങ്ങനെ ഞാൻ കർത്താവാണ്, യാഗം ഉപകരണമാണ്, സ്വർഗം ഫലമാണ്, കർമ്മത്തിൻ്റെ ഇതി കർത്തവ്യത ഇതിന്നെ ഇന്ന ഇന്ന തരത്തിലൊക്കെ ചെയ്യണം, ഈ ജ്ഞാനങ്ങളെല്ലാം അവനെ സംബന്ധിച്ച് ബാധിക്കപ്പെടുന്നു. അതെന്തുകൊണ്ടങ്ങനെ പറയുന്നു? കാരണം വേദാധ്യയനം ചെയ്തവൻ അവനാദ്യം പൂർവ്വകണ്ഡത്തെക്കുറിച്ച് വിചാരം ചെയ്യുന്നു, പൂർവ്വമീമാംസ. അതിൽ നിന്നവന് ശരിയായ കർമ്മത്തെക്കുറിച്ചും അതിൻ്റെ ഫലത്തെക്കുറിച്ചും ജ്ഞാനം ഉണ്ടാകുന്നു, കർമ്മം ചെയ്യേണ്ട രീതികളെക്കുറിച്ച് അറിയുന്നു. ഇതെല്ലാം ആ പരമാത്മജ്ഞാനം കൊണ്ട് ബാധിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ അവന് പിന്നീട് അത്തരം കർമ്മങ്ങളൊന്നും ശേഷിക്കുന്നില്ല. അനുക്കളഞ്ചാദിഭക്ഷണേ അനർത്ഥാർത്ഥത്വ വസ്തു യാഥാത്മ്യജ്ഞാനസ്മൃത്യ സ്വാഭാവിക തദ്ഭക്ഷ്യത്വാദി വിപരീതജ്ഞാനെ നിവൃത്തി തദ്ഭക്ഷണാദ്യ അനർത്ഥ പ്രവൃത്തി അഭാവത് പ്രതിഷേധ വിഷയത്വ ശാസ്ത്രവിഹിത പ്രവൃത്തി അഭാവവും യുക്തയിലി ചെയ്തു പറയുന്നു. നിങ്ങൾ ഈ രണ്ട് പറയുന്നത് ശരിയല്ല, മീമാംസകൻ വിടുന്നില്ല. അവർ പറയുന്നു എന്നാ കളഞ്ചം പക്ഷേ വിഷം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, സ്വർഗകാമോ യജേത ചെയ്യാൻ പറയുകയാണ്. രണ്ടിനെയും ഒരുപോലെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? ഒരിടത്ത് അരുതെന്ന് പറഞ്ഞു നിന്നൊരാൾ പിന്മാറുന്നു, അത് മനസ്സിലാക്കാം. അതുകൊണ്ട് ചെയ്യാൻ പറഞ്ഞു നിന്നെങ്ങനെ പിന്മാറും? രണ്ടും ഒരുപോലെ എങ്ങനെയാകും എന്ന് ചോദിക്കുകയാണെങ്കിലോ നാം വിപരീത ഞാൻ നിമിത്ത അനർത്ഥ അർത്ഥത്വാഭ്യാം തുല്യത്വം പറയുന്നത് രണ്ടും ഒരുപോലെ തന്നെ. വിഷഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരുവൻ പിന്മാറുന്നു. എന്തുകൊണ്ട്? അത് അനർത്ഥാർത്ഥത്വം, അനർത്ഥത്തിനും മരണം വരെയുള്ള അനർത്ഥത്തിന് കാരണമായിരിക്കും. അതുപോലെ തന്നെ സ്വർഗകാമോ യജേത എന്ന് പറയുന്നതിൽ നിന്നും പിന്മാറുന്നു. എന്തുകൊണ്ട്? വിവേകിയായി ഒരുവൻ മനസ്സിലാക്കുന്നു അതും അനർത്ഥത്തിനാണ്. നിഷേധിച്ചില്ല, വിധിച്ചതാണ്, പക്ഷേ അതും അനർത്ഥാർത്ഥത്വമാണ്. സംസാരം ഫലത്തിന് വേണ്ടിയുള്ളതാണ്, അതുകൊണ്ട് അതിൽ നിന്നും പിന്മാറും. കാരണം കർമ്മജടിലന്മാരായ മീമാംസകരെ ആ കർമ്മങ്ങൾ ത്യാഗത്തിന് പ്രേരിപ്പിക്കുകയാണ്, ആ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ പറയുകയാണ്. അപ്പോൾ അവർ എന്താണോ ദൃഢമായി വിശ്വസിച്ചിരിക്കുന്നത് അതിൽ നിന്നും അവരെ ഇളക്കി പ്രതിഷ്ഠിക്കും. അതിനവർ എന്ത് പ്രമാണം കൊണ്ടാണോ എന്ത് യുക്തി കൊണ്ടാണോ ആ കർമ്മത്തിൽ ഉറച്ചു പോയത്, അതിന് വിപരീതമായ പ്രമാണം കൊണ്ടോ യുക്തി കൊണ്ട് അവരെ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വാദങ്ങളെല്ലാം. ആ മീമാംസകനാണ് പിന്നീട് കർമ്മത്തെ ഉപേക്ഷിച്ച് ഇതിലേക്ക് വരേണ്ടത്. പറഞ്ഞല്ലോ, ഇത് വൈദികന്മാർക്ക് വേണ്ടിയാണ് മുഖ്യമായിട്ട് ഈ ചർച്ച. അതുകൊണ്ടാണിത് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വൈദിക കർമ്മങ്ങളും ഒന്നും പ്രസക്തിയില്ല, അതുകൊണ്ട് അത് ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇതങ്ങനെയല്ല, അവരാണത് വിട്ടിട്ട് ഇതിലേക്ക് വരേണ്ടത്. കളഞ്ച ഭക്ഷണാദി പ്രവൃത്തിയുടെ മിഥ്യാജ്ഞാന നിമിത്തത്വം അനർത്ഥാർത്ഥത്വം ചെയ്യ യഥാർത്ഥത ശാസ്ത്രവീത പ്രവൃത്തി നാമുപയോഗിക്കുന്നു. നിഷിദ്ധമായ കർമ്മങ്ങൾ എങ്ങനെയാണോ അനർത്ഥത്തിന് ഹേതുവായിരിക്കുന്നത് അതുപോലെ വിധിച്ച കർമ്മങ്ങളും അനർത്ഥത്തിന് ഹേതുവാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വിവേകി എങ്ങനെയാണോ വിഷഭക്ഷണത്തെ ഉപേക്ഷിച്ചത് അതുപോലെ യാഗാദികളെയും ഉപേക്ഷിക്കും. തസ്മാൻ പരമാത്മയാഥാത്മ്യ വിജ്ഞാനവധ ശാസ്ത്രവീത പ്രവൃത്തിനാമപി മിഥ്യാജ്ഞാന നിമിത്തത്വന അനർത്ഥാർത്ഥത്വന ച തുല്യത്വാത് പരമാത്മജ്ഞാനേന വിപരീതജ്ഞാനേ നിവൃത്തിതേ യുക്തയേവ അഭാവഃ. അതുകൊണ്ട് ഈ പരമാത്മജ്ഞാനത്തെ തത്വമസി അഹം ബ്രഹ്മാസ്മി ബ്രഹ്മാസ്മി തുടങ്ങിയ വാക്യങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പരമാത്മജ്ഞാനമുള്ള ഒരുവൻ അവൻ ശാസ്ത്രവിഹിതമായിട്ട് കൂടി ശ്രുതി വിധിച്ചിട്ട് കൂടി അതെന്താണ് അത് അതിന് കാരണം അജ്ഞാനമാണെന്നും അതിൻ്റെ ഫലം അനർത്ഥമാണെന്നും രണ്ട് ഹേതുക്കളാണ്. ഒന്ന്, ആ കർമ്മം അനുഷ്ഠാനത്തിനും ഫല കാംക്ഷയ്ക്കും കാരണം അജ്ഞാനമാണ്. എന്തുകൊണ്ട്? താൻ ഈ ശരീരത്തിൽ നിന്ന് ഭിന്നമായ ഒരു ആത്മാവാണ്, പക്ഷേ ആത്മാവ് കർത്താവും ഭോക്താവുമാണ്. താൻ കർമ്മം ചെയ്യുന്നവനും കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്നവനുമാണ് എന്നൊക്കെയുള്ള അറിവ്, ഇതാണ് അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നത്. ഇതനർത്ഥാർത്ഥമാണ്. എന്തുകൊണ്ട്? ആ അജ്ഞാന ഹേതുവായി അജ്ഞാനജന്യമായ അറിവുകൊണ്ട് ഈ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് പോകുന്നത് സംസാരത്തിലേക്കാണ്, ജന്മമരണങ്ങളിലേക്ക്. ഈ രണ്ട് കാരണങ്ങളെ കൊണ്ടും അതിനെ പരമാത്മജ്ഞാനം കൊണ്ട് ഈ മിഥ്യാജ്ഞാനം നശിക്കുന്നു. അത് നശിക്കുന്നത് കൊണ്ട് എന്താണോ അവനെ സംബന്ധിച്ച് യുക്തയേവ അഭാവ, കർമ്മങ്ങൾ അവനെ സംബന്ധിച്ചില്ലാതായിത്തീരുന്നു. നന് തത്ര യുക്ത നിത്യാനന്ദോ കേവല ശാസ്ത്ര നിമിത്തത്വ അനർത്ഥാർത്ഥത്വ അഭാവ അഭാവനയുക്ത ഇത് ചെയ്തു. ഇവിടെ മീമാംസകർ പറയുന്നത് ശരി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, കാമ്യകർമ്മങ്ങളെ സംബന്ധിച്ച് ശരിയാണ്. അത് സ്വർഗത്തിനും മറ്റും കാരണമാകുന്നു, സംസാരത്തിന് കാരണമാകുന്നു. പക്ഷെ നിത്യകർമ്മങ്ങൾ അങ്ങനെയല്ലല്ലോ, അത് കേവലം എന്തുകൊണ്ട് ചെയ്യുന്നു? ശാസ്ത്രം വിധിച്ചിരിക്കുന്നു, അതുകൊണ്ട് ചെയ്യുന്നു. അതിന് സ്വർഗം ഫലം എന്നൊന്നും പറയുന്നില്ല, അതുകൊണ്ട് അത് ചെയ്യാമല്ലോ. കർമ്മത്തെ അങ്ങനെ പൂർണ്ണമായും വിടാൻ വൈദികന് കഴിയുന്നു. കുറഞ്ഞ പക്ഷം നിത്യകർമ്മമെങ്കിലും ചെയ്യട്ടെ എന്നാണെങ്കിലും നാ അവിദ്യ രാഗദ്വേഷാദി ദോഷപത്വ വിഹിതത്വ. കർമ്മം ഏതായാലും ശരി, നിത്യമായാലും ശരി, നൈമിത്തികമായാലും ശരി, കാമ്യമായാലും ശരി, അജ്ഞാനവും രാഗദ്വേഷാദികളും ഉള്ളവന് വേണ്ടിയാണ് അത് വിധിച്ചിരിക്കുന്നത്. ഇപ്പം തത്വജ്ഞാനം വന്നവന് ഈ അജ്ഞാനത്തിൽ നിന്ന് മുക്തനാവിന് പിന്നെ എങ്ങനെ അത് ചെയ്യാൻ കഴിയും? നിത്യകർമ്മമായാൽ കൂടി അത് ചെയ്യുക സാധ്യമല്ല. യഥാസർഗകാമാദി ദോഷമുള്ള ദർശ പൂർണ്ണമാസാദീനി കാമ്യാനി കർമാണി വിഹിതാനി തഥാ സർവാനർത്ഥ ബീജ അവിദ്യാദി ദോഷവധ തജ്ജനിത ഇഷ്ടാനിഷ്ട പ്രാപ്തി പരിഹാര രാഗദ്വേഷാദി ദോഷവധശ്ച തത്പ്രേരിതാശേഷ പ്രേരിത അവിശേഷ പ്രവൃത്തിയർ ഇഷ്ടാനിഷ്ട പ്രാപ്തി പരിഹാരാർത്ഥിനോ നിത്യാനി കർമാണി വിധീയന്തി എന്ന കേവലം ശാസ്ത്രനിമിത്തന്യവ. അപ്പം നിത്യകർമ്മങ്ങൾ കേവലം ശാസ്ത്രനിമിത്തമാണ്, അത് ഫലാകാംക്ഷയോടുകൂടിയല്ല, ഫലനിമിത്തമല്ല എന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? അതും സർവ്വ അനർത്ഥങ്ങൾക്കും കാരണമായിരിക്കുന്ന അവിദ്യ തുടങ്ങിയ ദോഷങ്ങളുള്ളവർക്കാണ് അതും വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ഇഷ്ടപ്രാപ്തി അനിഷ്ട പരിഹാരത്തിന് വേണ്ടിയാണ്, രാഗദ്വേഷാദി ദോഷങ്ങളുള്ളവന് വേണ്ടിയിട്ടാണ്. അത് ഈ രാഗദ്വേഷാദികൾക്ക് കാരണമായ അജ്ഞാനം നശിച്ച ഒരുവന് അതും ചെയ്യാൻ കഴിയില്ല. അത് കേവലം ശാസ്ത്ര നിമിത്തമല്ല, രാഗദ്വേഷാദി നിമിത്തമാണ്. അതുകൊണ്ട് അതും വേണ്ട എന്നാണ്. എന്നാൽ അഗ്നിഹോത്ര ദർശപൂർണമാസ ചാതുർമാസി പശുബന്ധ സോമാനം കർമ്മണാസ്വത കാമ്യത്വ നിത്യത്വ വിവേകവും അസ്തി കർത്തകൃതേന ഹി സർഗാദി കാമദോഷേണ കാമാർത്ഥത തഥാ വിദ്യാദി ദോഷവത സ്വഭാവപ്രാപ്ത ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരാർത്ഥന തഥാർത്ഥാന്യവ നിത്യാനീതി യുക്തം തമ്പ്രതിവിധത്വാ പരമാത്മയാഥാത്മ്യ വിജ്ഞാനവധ സമുപായ വ്യതിരേകേണ കിഞ്ചിത് കർമ്മ വിഹിതം ഉപലഭ്യതേ. നിത്യകർമ്മമായാലും ശരി, മറ്റ് ദർശപൂർണ മാസാദി യാഗങ്ങൾ ജ്യോതിഷ്ടോമാദി യാഗങ്ങളായാലും ശരി, എല്ലാം കാമമുള്ളവന് വേണ്ടി രാഗോദ്ദേശങ്ങളുള്ളവന് വേണ്ടിയാണ് വിധിച്ചിരിക്കുന്നത്. പരമാത്മ ജ്ഞാനമുള്ളവന് വേണ്ടിയല്ല. പിന്നെ ഇനി ഈ പരമാത്മജ്ഞാനമുള്ള എന്താ ചെയ്യേണ്ടത്? ശമ ഉപായം വ്യതിരേകയാണ്. ശമ ഉപായം, ശമത്തിൻ്റെ ഉപായം, കർമ്മത്യാഗത്തിൻ്റെ ഉപായം. അതിനൊരു കർമ്മമെന്ന് പറയാമെങ്കിൽ അത് അതെന്താണ്? സന്യാസം. സന്യാസമല്ലാതെ മറ്റൊന്നുവന് വിധിച്ചിട്ടില്ല. കർമ്മത്യാഗ രൂപത്തിലുള്ള അത് നിങ്ങൾ കർമ്മമെന്ന് പറയുകയാണെങ്കിൽ അത് കർമ്മമായിട്ടെടുക്കും. പക്ഷേ അത് അനിഷ്ഠേയ രൂപത്തിലുള്ള കർമ്മമല്ല, ത്യാഗരൂപത്തിലുള്ള കർമ്മമാണ്. അതിനെ കർമ്മമെന്നൂടെ പറയാൻ കാരണം അവിടെയും അനിഷ്ഠേയമായ കാര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ടാണ് അതിനങ്ങനെ പറയുന്നത്. ത്യാഗം ഇതിന് ഉപേക്ഷിക്കുക, അതെല്ലാം മറ്റൊന്നുമില്ല. കർമ്മനിമിത്ത ദേവതാദി സർവസാധന വിജ്ഞാന ഉപമർദ്ദേന ഹി ആത്മജ്ഞാനം വിധിയേന്ത്. ആത്മജ്ഞാനത്തെ നിർദ്ദേശിക്കുന്നത് ശ്രുതിയിൽ എന്താണ്? ഈ സർവവിജ്ഞാനവും ഇത് താൻ കർത്താവാണ്, താൻ ഭോക്താവാണ്, ഇന്ന ദേവതയെ ഉദ്ദേശിച്ചിട്ട് ഈ കർമ്മം ചെയ്യണം, ഇത്തരത്തിലുള്ള സർവജ്ഞാനവും എന്താണ്? അതിനെല്ലാം നിഷേധിച്ചുകൊണ്ട് അതിനെ ബാധിച്ചുകൊണ്ട് ആത്മജ്ഞാനത്തെ ബോധിപ്പിക്കുകയാണ്. തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ കാര്യങ്ങൾ അവനെ സംബന്ധിച്ച് കർമ്മസന്യാസമാണ്. ഇതെല്ലാം പറയുന്നത് വൈദിക കർമ്മത്തെക്കുറിച്ചാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കും. എന്നാൽ ചൊപ്പമർദ്ദിത ക്രിയാകാരകാദി വിജ്ഞാനസ്യ കർമ്മപ്രവൃത്തി രൂപദ്ധ്യതേ. അതുകൊണ്ട് ക്രിയാകാരക ബോധം നശിച്ചവന് പിന്നെ എങ്ങനെ കർമ്മം ഉണ്ടാകും? വിശിഷ്ട ക്രിയാ സാധനാദി ജ്ഞാനപൂർവത്വ ക്രിയാപ്രവൃത്തി. കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ശരീരഭിന്നമായ ഒരു ആത്മാവിനെ അറിയണം, ആ ആത്മാവ് കർമ്മം ചെയ്യുന്നവനെന്നറിയണം, ആ കർമ്മത്തിന്റെ ഫലത്തെ ആത്മാവ് അനുഭവിക്കുമെന്നറിയണം. പക്ഷെ ഇവിടെ അതിനെല്ലാം നിഷേധിക്കണം. നഹി ദേശകാല ജനവച്ഛിന്ന അസ്തുല അദ്വയാദി ബ്രഹ്മപ്രത്യ ധാരണ കർമ്മ അവസരവസ്തി. അവന് കർമ്മം ചെയ്യുന്നതിനുള്ള ഒരു അവസരം കൂടിയില്ല. എന്തുകൊണ്ട്? ദേശകാലാദികൾക്ക് അതീതമായ അനവച്ഛിന്നമായിരിക്കുന്ന ദേശകാലാദി പരിമിതികളില്ലാത്ത അസ്ഥൂലം അദ്വയം എന്നെല്ലാം വർണ്ണിക്കുന്നതായ ആ ബ്രഹ്മപ്രത്യധാരണ ബ്രഹ്മജ്ഞാനിക്ക്, പരമാത്മജ്ഞാനിക്ക് കർമ്മ അവസരം പോലുമില്ല. ഇവിടെ രണ്ടു കാര്യങ്ങൾ, കർമ്മങ്ങൾ അജ്ഞന് വേണ്ടിയാണ്, അതിനെ നിഷേധിക്കുന്നുണ്ട്. അജ്ഞന കർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയല്ല. ആർക്കാണോ ഈ ജ്ഞാനമുള്ളത്, താൻ ദേശകാലാദി അനവച്ഛിന്നമായ അദ്വൈതമായ പരമാത്മസ്വരൂപമാണെന്നുള്ള ജ്ഞാനമുള്ളത്. അവന് കർമ്മമില്ല, ഇതേ പറയുന്നത്. ഒരു കർമ്മമില്ല തത്വജ്ഞാനിക്ക് എന്ന് പറയുമ്പോൾ സാധാരണ ചോദിക്കുന്നു, നമ്മുടെ നാട്ടിൽ ചോദിക്കുന്ന ചോദ്യമാണ് അടുത്ത് ചോദിക്കുന്നത്. ഭോജനാദി പ്രവൃത്തി അവസരവത്സ്യ, എന്തായാലും തത്വജ്ഞാനിക്ക് കർമ്മങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, അതൊരു കർമ്മമാണല്ലോ. അതുപോലെയാണ് കുറഞ്ഞ പക്ഷം നിത്യകർമ്മമെങ്കിലും എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഭക്ഷണം ഒരു കർമ്മമല്ലേ? വിദുഷോ ഭിക്ഷാടനാധിപത് കർമാവസരസ്യ, അവിദ്യാദി കേവല ദോഷ നിമിത്തത്വാ ഭോജനാദി പ്രവൃത്തി ആവശ്യകത്വ അനുപത്തേഹേ. അപ്പോ പറയുന്നു ഇവിടെ അപരോക്ഷ ജ്ഞാനവതോ പരോക്ഷ ജ്ഞാനവതോ ഭോജനാദി പ്രവൃത്തി, അത് വിശദീകരിക്കുക. പരമാത്മജ്ഞാനം വന്നു, അജ്ഞാനം നശിച്ചു, അങ്ങനെയുള്ള അപരോക്ഷം ഞാൻ ഈ സംബന്ധിച്ചാണ് നിങ്ങളീ പറയുന്നത്. അത് ഒരാൾ വേദാധ്യയനം ചെയ്തു, പൂർവകാണ്ഡത്തിൽ നിന്ന് കർമ്മങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി, ഉത്തരകാണ്ഡത്തിൽ നിന്ന് അഹം ബ്രഹ്മാസ്മി തത്വം അസി തുടങ്ങിയ വാക്യങ്ങളും ഗ്രഹിച്ചു. ആ പരമാത്മവസ്തുവിനെ അയാൾ പരോക്ഷമായി ഗ്രഹിച്ചു, സ്വസ്വരൂപമായി ഗ്രഹിച്ചില്ല, അങ്ങനെയൊന്നും ഉണ്ടെന്നും മറ്റും ഗ്രഹിച്ചു. അപ്പോൾ അങ്ങനെ ഒരാളെ നമുക്ക് പറയാം തത്വജ്ഞാനി എന്ന് പറയാം. പരമാത്മതത്വത്തെ അയാളും ഗ്രഹിച്ചിരിക്കുന്നു. പക്ഷെ അവിടെ അത് സംശയാദി ദോഷങ്ങൾ മാറി ഇട്ടില്ല അയാൾ. അവന് കേട്ടു, പക്ഷെ അയാളുടെ രാഗദ്വേഷങ്ങളുണ്ട്, കർമ്മത്തിൽ ആസക്തിയുണ്ട്, കർമ്മഫലത്തിൽ ആസക്തിയുണ്ട്. എന്നാൽ അയാളെ വിടാൻ ആഗ്രഹിക്കുന്നു, അവിടെയും അല്ല ഇവിടെയും. പരോക്ഷം ഞാൻ എന്ന് പറയാം. അപരോക്ഷം ഞാൻ എനിക്ക് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് അയാളുടെ അന്ധക്കണ്ണത്തിലേക്ക് കടന്നു വരുന്നില്ല, നശിച്ചു കഴിഞ്ഞു. അതിനും കാരണമായിരിക്കുന്ന അജ്ഞാനം നശിച്ചിരിക്കുന്നു. പിന്നെ ഈ ഭോജന പ്രവൃത്തി എന്ന് പറയുന്ന ആരോ ഉദ്ദേശിച്ച് പറയുന്നു എന്നാണ്. പിന്നെ അപരോക്ഷം ഞാൻ ഈ സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത്. തത്വജ്ഞൻ, തത്വനിഷ്ഠൻ, അജ്ഞാനം നശിച്ചു, സംശയാദികൾ നശിച്ചു, അയാളും ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ എന്നാണെങ്കിൽ അനഭ്യവമാൻ തത്പ്രതീതിർ ബാധിത അനുവൃത്തി മാത്രത്വ അഗ്നിഹോത്രാദി അബാധിത അഭിമാന നിമിത്തസ്യ തഥാത്വ അനുപത്തേഹി. അത് സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? പറയുന്നു നാദ്യഹാനഭ്യൂമ തത്പ്രതീതിയെ ബാധിത അനുവർത്തി മാത്രം, കേവലം പ്രതീതി മാത്രമാണ്. ആത്മനിഷ്ഠനാണെങ്കിൽ അവിടെ അതിന് ബാധിത അനുവർത്തി എന്ന് പറയും. നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ശരീരപ്രാരബ്ധം എന്ന് നമ്മൾ സാധാരണ പറയും. അതുകൊണ്ട് അജ്ഞാനം നശിച്ചു, അജ്ഞാന കാര്യമായിരിക്കുന്ന കാമനകൾ നശിച്ചു, എന്നാലും ശരീരം നിലനിൽക്കുന്നു പ്രാരബ്ധം കൊണ്ട്. അതിനനുസരിച്ച് എന്താണ് ഭക്ഷണത്തിൽ പ്രവർത്തിക്കുന്നു, ഭക്ഷണാദി ശരീരധാരണത്തിലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. അതിനെ ബാധിത അനുവർത്തി എന്ന് പറയും. ദേഹം ഉൾപ്പെടെയുള്ളത് ദേഹകർണം കൂടി ബാധിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ബാധ്യത അനുവർത്തി രൂപത്തിൽ കർമ്മങ്ങൾ എന്തുകൊണ്ട് വന്നുകൂടാ? അത് സംഭവിക്കാനോ ഭക്ഷണാധികാര്യങ്ങൾ, ശരീരധാരണത്തിലുള്ള കാര്യങ്ങൾ അജ്ഞാനം ബാധിച്ചു, ഇതൊന്നും പരമാർത്ഥമല്ല എന്ന് ബോധിച്ചു, പരമാർത്ഥം എന്താണെന്ന് ബോധിച്ചു, അതാണ് ബാധിതമെന്ന് പറയും. അതിനുശേഷം ശരീരചേഷ്ടാരൂപത്തിൽ ഇത് അനുവർത്തിക്കുന്നു, അതിനാണ് പ്രാരബ്ധകർമ്മം എന്ന് പറയും. അതുകൊണ്ട് പ്രാരബ്ധകർമ്മ രൂപത്തിൽ അയാൾ വീണ്ടും എന്തുകൊണ്ട് ജ്യോതിഷ്ഠമോ അഗ്നിഹോത്രമോ എല്ലാം ചെയ്തുകൂടാ, അത് സാധ്യമാകത്തില്ല. കാരണം ഈ ശരീര നിലനിൽപ്പിന് വേണ്ടിയുള്ള, ശരീരധാരണത്തിന് വേണ്ടിയുള്ള ഇത്തരം പ്രവൃത്തി, അതിനെ ബാധിത അനുവൃത്തി എന്ന് പറയാൻ പറ്റും. കാരണം പരമാർത്ഥമെല്ലാം ബാധിച്ചതിന് ശേഷവും ഇത് തുടരുന്നു, ഇതിന് വിശേഷിച്ച് പ്രത്യേക പ്രയോജനമില്ല, വിശേഷിച്ച് പ്രത്യേക ഹേതുക്കളില്ല, അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എന്നെ പ്രാരബ്ധം എന്ന് പറയുന്നത്. പക്ഷേ അഗ്നിഹോത്രാദികൾക്ക് ബാധ്യത അനുവൃത്തിയായിട്ട് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടത് അബാധ്യത അനുവൃത്തി രൂപത്തിലുള്ളതാണ്? കാരണം അഗ്നിഹോത്രാദികൾ വീണ്ടും അനുഷ്ഠിക്കണമെങ്കിൽ അയാൾ വീണ്ടും അജ്ഞനാണ്. എന്തുകൊണ്ട്? അതിന് പ്രേരകമായിരിക്കുന്ന അജ്ഞാനമാണ്. അതെങ്ങനെ പ്രേരകമാകുന്നു? ശരീരത്തിൽ നിന്നും ഭിന്നമായ ഒരാത്മാവുണ്ട്, ആത്മാവ് കർത്താവാണ് ഭോക്താവാണ്. ഇത്തരത്തിലുള്ള ജ്ഞാനം അജ്ഞാനകാര്യമാണ്. ആജ്ഞാനകാര്യമായ ജ്ഞാനം ഉള്ളെടുത്ത് മാത്രമേ അവന് കർമ്മത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. എന്താ സ്വർഗത്തിന് വേണ്ടി എന്ത് കർമ്മം ചെയ്യണം, പുത്രൻ ഉണ്ടാകാൻ എന്ത് കർമ്മം ചെയ്യണം, മഴ ഉണ്ടാകാൻ എന്ത് കർമ്മം ചെയ്യണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയും. കാരണം അവിടെ ഞാൻ കർമ്മം ചെയ്യുന്നവനാണ്, എനിക്കതിൻ്റെ ഫലത്തെ അനുഭവിക്കണം. ഇത്തരമുള്ള അബാധിതമായ അജ്ഞാനത്തിൻ്റെ അനുവൃത്തി ഉള്ളിടത്ത് മാത്രമേ വൈദിക കർമ്മം ചെയ്യാൻ പറ്റൂ. കാരണം ഹേതുക്കൾ, ശരിയായ ഹേതുക്കളില്ലാതെ ഫലം ഉണ്ടാകത്തില്ലല്ലോ. ശരീരഭിന്നമായ ഒരു ആത്മാവ് ഉണ്ടെന്ന് കരുതുകയും ആ ആത്മാവ് കർമ്മം ചെയ്യുകയും ഫലം അനുഭവിക്കുന്നവനാണെന്ന് കരുതുകയും ചെയ്താൽ അവിടെ കർമ്മം നടക്കത്തുള്ളൂ. എന്തുകൊണ്ട് നാസികം കർമ്മം ചെയ്യുന്നില്ല? കാരണം ശരീരത്തിൽ നിന്നും ഭിന്നമായ ഒരു ആത്മാവുണ്ടെന്ന് അവൻ വിശ്വസിക്കുന്നില്ല. ചാർവാകന് വിശ്വാസമില്ല, അവനങ്ങനെ ഒരു അനുഭവമില്ല. അതുകൊണ്ട് അവനെന്ത് ചെയ്യുന്നു? അവന് കർമ്മം ചെയ്യുന്നില്ല. അപ്പൊ കർമ്മം ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു അനുഭവം വേണം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലോ അത് അജ്ഞാനകാര്യമായി. തത്വമസി, അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ ജ്ഞാനത്തിന് വിരുദ്ധമായി. അതുകൊണ്ട് ബാധ്യത അനുവൃത്തി രൂപത്തിൽ അജ്ഞാനകാര്യമായ കാര്യങ്ങൾ സംഭവിക്കത്തില്ല. അതും വേദജ്ഞാനം കൊണ്ടുണ്ടാകുന്നതാണ്. ശരീരഭിന്നമായ ആത്മാവിനെ കുറിച്ച്, കർത്താവും ഭോക്താവുമായ ആത്മാവിനെ കുറിച്ച് ഉള്ള ജ്ഞാനം, ഈ ജ്ഞാനമെല്ലാം ബാധിച്ചു പോവുകയാണ്. ഇതിൻ്റെ കാരണമായ അജ്ഞാനം ബാധിക്കുന്നുമുണ്ട്. അത് ഉപനിഷത് ജ്ഞാനം കൊണ്ടാണ്. അപ്പോൾ അബാധിത അനുവൃത്തി രൂപത്തിലുള്ള കർമ്മങ്ങൾ ബാധിത അനുവൃത്തി രൂപത്തിൽ സംഭവിക്കത്തില്ല. നമ്മുടെ തത്വജ്ഞന് എങ്ങനെയാണോ ഇത്തരം സഹജ പ്രവൃത്തികളിൽ തത്വജ്ഞൻ പ്രവർത്തിക്കുന്നതായി കാണുന്നത്, അതുപോലെ മറ്റ് സംഭവിക്കത്തില്ല എന്നാണ്. ഇനി പരോക്ഷജ്ഞാനെ സംബന്ധിച്ചാണെങ്കിലോ, പരോക്ഷജ്ഞാനന ശാസ്ത്ര അനപേക്ഷ ക്ഷുത്പിപാസാദി ദോഷകൃതത്വാ തത് പ്രവൃത്തേരിഷ്ടത്വ. അപ്പം അതിനെ ബാധ്യത അനുവർത്തി നിൽക്കാം തത്വജ്ഞനാണെങ്കിൽ. മറിച്ച് അങ്ങനെയല്ല, അയാളൊരു സാധകനാണ്. അയാൾ ശ്രവണമനനാദി സാധനകൾ മുഴുകിയിരിക്കുന്നു. എന്നാൽ അയാൾക്ക് അനുഭവ ദാർഢ്യം വരുന്നില്ല. അയാളുടെ ഈ ജ്ഞാനത്തെ സംശയ വിവരങ്ങൾ ബാധിക്കുന്നു. എന്നാൽ അയാൾ അതിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾക്ക് മനസ്സിലായി ശരീര അതിരിക്തമായ ആത്മാവ് കർത്താവും ഭോക്താവുമല്ല, താൻ അങ്ങനെ ഒരാത്മാവല്ല. അതുകൊണ്ട് തനിക്ക് നീ സ്വർഗത്തിന് വേണ്ടി കർമ്മം ചെയ്യേണ്ട, അയാൾ കർമ്മത്തെ ഉപേക്ഷിച്ചു വേണ്ട. പക്ഷേ ശ്രുതി ബോധിപ്പിക്കുന്ന തത്വമസി അഹം ബ്രഹ്മാസ്മിയിൽ അയാൾക്ക് ദൃഢത വന്നിട്ടില്ല. അപരോക്ഷജ്ഞാനം എന്ന് പറയുന്നു. അത് അപരോക്ഷമായി തീർന്നിട്ടില്ല, അല്ലെങ്കിൽ അത് അനുഭവത്തിൽ വന്നിട്ടില്ല എന്ന് വേണമെങ്കിലും പറയാം. രണ്ടു മൂന്ന് സംശയാദികൾ മാറിയ ജ്ഞാനം പ്രകാശിക്കുന്നതിനാണ് അനുഭവം എന്ന് പറയുന്നത്. അത് വന്നിട്ടില്ല. അപ്പോൾ അയാളെ സംബന്ധിച്ചാണെങ്കിലോ, അയാൾ ഭിക്ഷാടനാദികളിൽ പ്രവർത്തിക്കുന്നതോ പറയുന്നു, അത് പ്രവർത്തിക്കാൻ ദോഷമുണ്ട്. രണ്ട് രണ്ട് കാര്യങ്ങളുണ്ട്. അഗ്നിഹോത്രാദികൾ എന്തുകൊണ്ട് ചെയ്യുന്നു? ശാസ്ത്രം വിധിച്ചതുകൊണ്ട്. അല്ലെ പറഞ്ഞു ചാർവാകം ചെയ്യുന്നില്ല, ശാസ്ത്രബോധം അവനില്ല. അത് ചെയ്യുന്നു അജ്ഞൻ. എന്നാൽ ശരീരഭിന്നമായ ആത്മാവിനെ കുറിച്ച് അറിയുന്നു അവൻ പൂർണ്ണമായും അജ്ഞനല്ല. വേദജ്ഞാനമുള്ളവൻ പൂർണ്ണമായി എങ്ങനെ അജ്ഞനാകും? അവൻ ശരീരഭിന്നമായ ആത്മാവിനെ അറിയുന്നു, പക്ഷേ ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അവൻ അറിയുന്നില്ല. അതുകൊണ്ട് അവൻ കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോൾ മൂന്ന് കൂട്ടരാണ്. ഒന്ന് അജ്ഞനാണ്, അതിസമയം ആത്മജ്ഞാനമുള്ളവനാണ്, പക്ഷെ ആത്മാവിൻ്റെ ശരിയായ ബോധമില്ല, അവൻ കർമ്മം ചെയ്യുന്നു. രണ്ടാമത് ജ്ഞാനിയാണ്, ആത്മബോധത്തിൽ നിഷ്ഠയുള്ളവനാണ്, അവൻ കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അവന് ചില ചേഷ്ടകൾ കാണുന്നുണ്ട്, അതിനെ പ്രാരബ്ധമായിട്ടെടുക്കുക. അജ്ഞാനകാര്യമായ ഒരു പ്രവൃത്തിയും അവന് സംഭവിക്കത്തില്ല. ഇനി ഇതിൽ രണ്ടിലും പെടാത്ത മൂന്നാമത്തെ കുട്ടി, അവരെ മുമ്പ് പറഞ്ഞതുപോലെ എന്താണ് ശമ ഉപായം എന്നുള്ള നിലയ്ക്ക് അവർ കർമ്മങ്ങൾ ഉപേക്ഷിച്ചു. വൈദിക കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് സന്യാസി എന്ന് പറയാം. അവൻ കർമ്മങ്ങൾ ചെയ്യുന്നില്ല, പക്ഷേ അവൻ്റെ സന്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഭിക്ഷാടനം പോലെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. എന്നതേ ഉള്ളൂ, സന്യാസിക്ക് ചെയ്യാൻ വേറെ കർമ്മങ്ങളൊന്നുമില്ല. ശരീരധാരണത്തിന് വേണ്ടി അവൻ ആ ഭിക്ഷാടനാദി പ്രവൃത്തികൾ, അവൻ തത്വജ്ഞാനി അല്ലല്ലോ, ചെയ്യാമെങ്കിൽ അവൻ എന്തുകൊണ്ട് കുറഞ്ഞ പക്ഷം നിത്യകർമ്മങ്ങളും ചെയ്തുകൊണ്ട് നിത്യ അഗ്നിഹോത്രം ചെയ്തിട്ട് ഭിക്ഷയെടുക്കുക? അവിടെയും ഇല്ല കർമ്മം. എന്തുകൊണ്ട്? ശാസ്ത്രത്തെ അപേക്ഷിച്ചുള്ള കർമ്മങ്ങളെയാണ് അവൻ ശാസ്ത്രവിധിപ്രകാരം ഉപേക്ഷിച്ചത്. വിഹിതാനാം കർമ്മണ വിധിനാം പരിത്യാഗ എന്ന് പറയുന്നതാണ്. നിത്യകർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള ആ കർമ്മങ്ങളെ ശാസ്ത്രവിധി അനുസരിച്ച് അവൻ ഉപേക്ഷിച്ചു. അതാണ് സന്യാസം എന്ന് പറയും. അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ അത് വിധേയമാണെങ്കിൽ ത്യാഗവും വിധേയമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി അവൻ ഉപനയനം ചെയ്തു, വേദാധ്യയനം ചെയ്തു, ഗാർഹസ്ഥ്യം ചെയ്തു, സ്വാധ്യായം അനുഷ്ഠിക്കുന്നു, കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു. അതാണ് വിധേയം എന്ന് പറയുന്നത്. പക്ഷെ അവന് മനുഷ്യജ്ഞാനം ഉണ്ടായി. ഇതെവിടെ നിന്ന് തുടങ്ങിയോ അവിടെ വെച്ച് അവസാനിക്കുന്നു. ശിഖായജ്ഞോപവീതങ്ങൾ അവൻ ഉപേക്ഷിക്കുന്നു, സ്വാധ്യായത്തെ ഉപേക്ഷിക്കുന്നു, ഗാർഹസ്ഥ്യത്തെ ഉപേക്ഷിക്കുന്നു, സർവകർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നു. ഇന്നൊറ്റ പ്രവൃത്തി മാത്രം, ശ്രവണാദി സാധനകൾ ജ്ഞാനദാർഢ്യത്തിന് വേണ്ടി, ശരീരധാരണത്തിന് വേണ്ടി ഭിക്ഷാടനം, വേറെ ഒരു കർമ്മവുമില്ല. ഇത് ശങ്കരാചാര്യർ പറയുന്ന സന്യാസമാണ്, നമ്മുടെ ഇന്നത്തെ സന്യാസമാണ്, എന്റെയോ നിങ്ങളുടെയോ സന്യാസമാണ്. അപ്പോൾ എന്നുവെച്ചാൽ യഥാർത്ഥ സന്യാസം, ഡ്യൂപ്ലിക്കേറ്റ് സന്യാസമല്ലാന്ന് അതിനെക്കുറിച്ചാണ് പറയുന്നത്. ശാസ്ത്ര അനപേക്ഷ ക്ഷുത് പിപാസാദി ദോഷകൃതത്വ വ്യത്യാസം പറയുന്നു. ഇവിടെ അങ്ങനെയുള്ള ഒരുവൻ ആത്മബോധത്തിന് വേണ്ടി സന്യാസത്തെ സ്വീകരിച്ച ഒരുവൻ ഭിക്ഷാടനാദി ചെയ്യുന്നത് അത് ശാസ്ത്രം വിധിച്ചതുകൊണ്ടല്ല, വിശക്കുന്നുണ്ട്, ക്ഷുത് പിപാസാദി നിമിത്തമാണ്, ശാസ്ത്ര നിമിത്തമല്ല. അവൻ ശാസ്ത്രം എടുത്ത് നോക്കിയിട്ടാണോ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത്, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നതല്ല. സഹജമായി ദാഹവും വിശപ്പൊക്കെ അനുഭവപ്പെടുമ്പോൾ അവൻ ഭക്ഷണം കഴിക്കുന്നു. അവിടെ എന്താണ്, ശാസ്ത്രവിഹിതമായ കർമ്മങ്ങളെ അവൻ ഉപേക്ഷിച്ചതേ ഉള്ളൂ. സഹജമായ ഇത്തരം പ്രവൃത്തികൾ തുടരുന്നതുകൊണ്ട് അത് ശാസ്ത്രവിഹിതമായ കർമ്മങ്ങളുടെ അനുഷ്ഠാനം പോലെയാണെന്ന് കരുതരുത്. ശാസ്ത്രവിഹിതമായ കർമ്മങ്ങളെ വിധിപ്രകാരം തന്നെ ഉപേക്ഷിച്ചു. പക്ഷെ സഹജമായി ജീവന്റെ പ്രേരണ കൊണ്ട് ശരീരധാരണത്തിന് വേണ്ടി വിശപ്പും ദാഹവും നിമിത്തമായിട്ടുള്ള കർമ്മങ്ങൾ അത് മാത്രം അനുഷ്ഠിക്കുന്നു. എന്തുകൊണ്ട് അത് ഉപേക്ഷിക്കാൻ കഴിയത്തില്ല? കാരണം അവന് സാധനങ്ങൾ അനുഷ്ഠിക്കുന്നതല്ല, ശ്രവണാദി സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു, ജ്ഞാനനിഷ്ഠ ഉണ്ടാകണ്ടേ? ഇതിനെ രണ്ടിനും ഒരുപോലെ എടുക്കരുത്. എന്തുകൊണ്ട്? എന്തുകൊണ്ട് നിത്യ അഗ്നിഹോത്രം കൂടി ചെയ്തുകൂടാ? കാരണം അത് ശാസ്ത്രവിഹിതമാണ്. അവന് കർത്തൃത്വ ബുദ്ധിയില്ലാതെ ചെയ്യാൻ കഴിയത്തില്ല, അത് പോയി. ഇവിടെ അത് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ഭിക്ഷാടനം ചെയ്യുന്നു? വിശക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മൂന്ന് കൂട്ടർ: ഒരാൾ ജ്ഞാനനിഷ്ഠൻ, അവിടെ കർമ്മമൊന്നും പറയാനില്ല, കേവലം പ്രാരബ്ധ ചേഷ്ട. രണ്ടാമത് ആ ജ്ഞാന മാർഗനിഷ്ഠൻ, അവൻ വിവേകം കൊണ്ട് കർമ്മത്തെ ത്യജിക്കുന്നു, പക്ഷെ സഹജമായ വാസന അതുകൊണ്ട് ക്ഷുത്പിപാസാദികളിൽ പ്രേരിപ്പിക്കുന്നതും ഭിക്ഷാടനാദികളിൽ മാത്രം അവൻ പ്രവർത്തിക്കുന്നു. അവന് തത്പ്രവൃത്തിയൊരു ഇഷ്ട. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു ദോഷമെന്നുള്ളതല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഞങ്ങൾക്ക് ഇഷ്ടമായ കാര്യമാണ്. എന്തുകൊണ്ട്? അത്തരം പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ മാത്രമേ മുമ്പോട്ടുള്ള ശ്രവണാദി സാധനങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയൂ. അത്തരം മാർഗത്തിൽ സഞ്ചരിച്ചാലേ അവന് ജ്ഞാന നിഷ്ഠ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് സന്യസിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചൊരു ദോഷമുള്ള കാര്യമൊന്നും. മറ്റു വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോയാൽ അത് ദോഷമാണ്. ഇത് ചെയ്ത് അവിദ്യാദി കേവല ദോഷ നിമിത്തത്വ ഭോജനാദി പ്രവൃത്തി ആവശ്യകത്വ അനുപത്തെ നദോ തഥാ അനിയതം കഥാചിത് ക്രിയതേ കഥാചിത് നക്രിയതേ ചെയ്തി നിത്യം കർമ്മബോധ്യത്തെ. കേവല ദോഷ നിമിത്തത്വത്വ ഭോജനാദി കർമ്മണോ അനിയതത്വം സ്യാത്. അപ്പോൾ ഈ ഭിക്ഷാടനം പോലെയുള്ള കാര്യങ്ങൾ, നിത്യകർമ്മം, ഇതിനെ രണ്ടിനെയും ബന്ധപ്പെടുത്തരുത്. ഭിക്ഷാദി കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാമെങ്കിൽ നിത്യകർമ്മത്തിലും പ്രവർത്തിക്കണമെന്നാണ് മീമാംസം പറയുന്നത്. കുറഞ്ഞ ഭിക്ഷാദിനെങ്കിലും, അവ സന്യാസിയാണ്, അവന് ആഗ്രഹങ്ങളൊന്നുമില്ല, സ്വർഗത്തിനുള്ള ആഗ്രഹമില്ല, കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ച് ശരി, അത് കാമ്യകർമ്മങ്ങളെ സംബന്ധിച്ച്. നിത്യകർമ്മം എന്തുണ്ടായിക്കൂടാ? തത്വജ്ഞാനിക്കല്ല, തത്വജ്ഞാന മാർഗത്തിൽ സഞ്ചരിക്കുന്ന സന്യാസിക്ക് ഇങ്ങനെ ഒന്നും ഉണ്ടായിക്കൂടാ? പറയുന്നു അതും ഇല്ല. ഇത് അവിദ്യാദി കേവല ദോഷ നിമിത്തത്വ ഭോജനാദി പ്രഭു. ഭോജനം എന്ന് പറയുന്നത് കേവല ദോഷ നിമിത്തമാണ്. എന്താണ് വിശപ്പും ദാഹവും? അതാണ് കേവല ദോഷം. ശാസ്ത്രത്തെ അത് അപേക്ഷിക്കുന്നില്ല എന്നത്, ശാസ്ത്രത്തെ അപേക്ഷിക്കാതെയുള്ള ദോഷം. കർമ്മം ചെയ്യുന്നതിന് അങ്ങനെയല്ല, ശാസ്ത്രത്തെ അപേക്ഷിക്കുന്ന ദോഷമാണ്. ശാസ്ത്രത്തെ അപേക്ഷിക്കുന്ന ദോഷം എന്താണ്? ശാസ്ത്രത്തിൽ നിന്നും അവൻ മനസ്സിലാക്കി ശരീരത്തിൽ നിന്നും ഭിന്നമായി ഒരു ആത്മാവുണ്ട്. അതേ ശാസ്ത്രത്തിൽ നിന്നും മനസ്സിലാക്കി അത് കർത്താവും ഭോക്താവുമാണ്. അതാണ് ശാസ്ത്ര അപേക്ഷിത ദോഷം. അപ്പോൾ നിത്യകർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ശാസ്ത്ര അപേക്ഷിത ദോഷമുള്ളവനെ പറ്റും. ഭിക്ഷയെടുക്കുന്നതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കേവല ദോഷം, ആ ദോഷം എന്ന് പറയുന്നത് ജീവനിലിരിക്കുന്ന ഒരു ദോഷം, ദോഷമൊന്നും സമ്മതിക്കുന്നത് വിശപ്പും ദാഹവും മറ്റും, ശാസ്ത്രത്തെ അപേക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് നിയതമല്ല. നിയതം എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്നിഹോത്രാദി നിത്യകർമ്മങ്ങൾ ചെയ്യുന്നതിന് പ്രത്യേകമായ കൃത്യമായ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥയനുസരിച്ച് സായം പ്രാതം അഗ്നിഹോത്രം ജ്യോതി എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും കൃത്യസമയം അത് ചെയ്യണം. ശാസ്ത്രം നിശ്ചയിച്ചിരിക്കുന്ന വ്യവസ്ഥയനുസരിച്ച് അത് ചെയ്യണം. ആണ് നിത്യകർമ്മം എന്ന് പറയുന്നത് നിയതമായിരിക്കുന്ന കർമ്മമാണ്. രാവിലെയും വൈകുന്നേരവും ചെയ്യണമെന്ന് പറഞ്ഞാൽ സമയം ചെയ്യണം. സന്ധ്യാവന്തനം സന്ധ്യകളിൽ ചെയ്യണമെന്ന് വെച്ചാൽ സന്ധ്യകളിൽ തന്നെ അത് ചെയ്യണം. നിയതമാണ്. അതിന് മാറ്റാനും മറിക്കാനും ഒന്നും പറ്റത്തില്ല. പക്ഷെ ഭിക്ഷ അങ്ങനെയല്ല, വിശക്കുമ്പോൾ മതി. രാവിലെ വിശക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വിശക്കുമ്പോൾ കഴിച്ചാൽ മതി. ശാസ്ത്രം അതിന് നിയതമാക്കുന്നില്ല. എന്തെങ്കിലും അതിന് നിയമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്താണോ, സഹജമായ പ്രേരണകളാണ്. അതിന് നിയമം എന്ന് പറയാൻ പറ്റത്തില്ല. സന്തോഷം വരുന്നു, സങ്കടം വരുന്നു, ഇതെല്ലാം ബാഹ്യമായ നിയമം അനുസരിച്ചല്ല. കൃത്യം 10 മണിക്ക് സന്തോഷം, 12 മണിക്ക് സങ്കടം, അങ്ങനെ ആർക്കും വരാറില്ല. സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ നിയതമെന്ന് പറയാൻ മതി. പക്ഷെ കർമ്മം അങ്ങനെയല്ല, അത് ശാസ്ത്രവിഹിതമായതുകൊണ്ട് ശാസ്ത്രം നിശ്ചയിക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് അത് പറ്റും. ഭിക്ഷാടന അത് അങ്ങനെയല്ല, അത് എന്താണ്, കേവല ദോഷ നിമിത്തത്വ ഭോജനാദി പ്രവൃത്തിയിൽ ആവശ്യകത്വ, അതിൽ നിയതത്വമില്ല. രണ്ടെണ്ണം തമ്മിലെ വ്യത്യാസം. അതുകൊണ്ട് നിയതത്വമില്ലാത്ത, കൃത്യമായ നിയമമില്ലാത്തതായ ഭോജനാദി പ്രവൃത്തികളെയും ശാസ്ത്രവിഹിതമായ കർമ്മങ്ങളെയും ഒരുപോലെ എടുക്കരുത്, രണ്ടും രണ്ടാണ്. ഇത് തഥാ അനിയതം കഥാചിത് ക്രിയതേ കഥാ ക്രിയതേ ചെയ്തി. അതുകൊണ്ട് നിത്യകർമ്മത്തെ അങ്ങനെ എടുക്കരുത്. ചിലപ്പോൾ ചെയ്യുന്നു, ചിലപ്പോൾ ചെയ്യുന്നില്ല. ഇന്ന് ചെയ്യാം, നമ്മളുടെ ലളിതാ സഹസ്രനാമം പോലെയും ഇന്ന് ഉറക്കം വരികയാണെങ്കിൽ ഇന്ന് വേണ്ട, നാളത്തേക്ക് മാറ്റി വയ്ക്കാം. ജപം, മന്ത്രജപവും മറ്റുമൊക്കെ ഇന്ന് ക്ഷീണം തോന്നിയാൽ ഇന്ന് വേണ്ട, നാളെ ആക്കാം. ഇങ്ങനെ നമുക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പറ്റില്ല. വിധിച്ചിരിക്കുന്ന രീതി ചെയ്യേണ്ട സമയത്ത് ചെയ്തു തന്നെ തീരണം. ഇനി ഏതെങ്കിലും കാരണവശാൽ ചെയ്യാൻ വയ്യാതെ വന്ന് അതിന് വിധിച്ചിരിക്കുന്ന പ്രായച്ചിത്തം അത് നിയതമാണ്, അത് ചെയ്തേ പറ്റും. കർശനമായ വ്യവസ്ഥകളാണ്, അത് തോന്നിയതുപോലെ ചെയ്യാൻ പറ്റത്തില്ല. നിയതകർമ്മം ആയതുകൊണ്ട് തന്നെ ഭിക്ഷാടനാദി അങ്ങനെയല്ല, അത് വിശപ്പുണ്ടാകും അനുസരിച്ചിട്ടാണ്, ശരീരത്തിന്റെ സ്ഥിതി അനുസരിച്ചിട്ടാണ്. ഇനി വിശക്കുന്നു, ഭിക്ഷയ്ക്ക് പോയി, അന്നം കിട്ടിയില്ല, കിട്ടിയില്ലെങ്കിലും ഒരു നേരമൊക്കെ സഹിക്കാം, രണ്ടു നേരം സഹിക്കാം, ദോഷമൊന്നുമില്ല, മൂന്നാമത് കിട്ടിയാൽ മതി. അങ്ങനെ ഒരു വിട്ടുവീഴ്ച നിത്യകർമ്മങ്ങൾ സാധ്യമില്ല. അതുകൊണ്ട് ഇതിനെല്ലാം ഒരുപോലെ എടുക്കരുത്. രണ്ടും രണ്ട് കാര്യങ്ങളാണ്, കേവല ദോഷ നിമിത്തത്വത്ത് ഭോജനാദി കർമ്മങ്ങളും ആ നിയതത്വം. അതുകൊണ്ട് ഭിക്ഷാടനാദി നിയതകർമ്മമല്ല, അത് നിത്യകർമ്മമല്ല, അതാകാം. ഇതാണ് അദ്വൈതി എപ്പോഴും ആക്ഷേപിക്കുന്ന മറ്റുള്ളവർ. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതാ, എന്നാ പിന്നെ എന്തുകൊണ്ട് കർമ്മം ചെയ്തുകൂടാ? ജോലി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയെങ്കിലും കുറച്ച് വേല ചെയ്യണ്ടേ എന്ന് ചോദിക്കും. അതിനു വേണ്ടിയെങ്കിലും ചെയ്യണ്ടേ? വെറുതെ ഭക്ഷണം കഴിക്കാം, അതിനു വേണ്ടിയിട്ടാണ് ഭിക്ഷ. ഭിക്ഷാടനം എന്ന് പറയുമ്പം അത് എന്താണ്, ജോലിക്കുള്ള കൂലിയല്ല, വേലയെടുക്കാതെ ഭക്ഷണം കഴിക്കാനുള്ള വിദ്യയാണ്. പക്ഷെ ഇന്ന് കിട്ടാൻ പ്രയാസമാണെങ്കിലും അതാണ് പണ്ട് പഴയാചാര്യന്മാർ കണ്ടുപിടിച്ച സൂത്രം. അപ്പം ആരും ചോദിക്കത്തില്ല എന്താ നീ കഴിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടിയെങ്കിലും പണിയെടുക്കണ്ടേ എന്നാരും ശാസിക്കത്തില്ല. സന്മനസ്സുള്ളവർ കൊടുക്കും, അത് കഴിക്കുക. അപ്പം ആരുടെ സമാധാനം പറയേണ്ട കാര്യമില്ല. അത് രണ്ട് രണ്ടാണ്, ഒന്ന് നിയതം, മറ്റൊന്ന് നിയതം. ദോഷോദ്ഭവ അഭിഭവയോർ അനിത്യത്വ കാമാനാമിവ കാമ്യേഷു. അതാണ് വിശപ്പുണ്ടാകുക, വിശപ്പില്ലാതാകുക. ഇതിനൊന്നും കൃത്യമായ നിയമം പറയാൻ പറ്റില്ല. ഇപ്പോൾ വിശക്കുന്നു, ഭക്ഷണത്തെ ആഗ്രഹിച്ച് പോയി, പെട്ടിയില്ല, കുറച്ച് കഴിയുമ്പോൾ വിശപ്പം പോകും, വീണ്ടും അത് വരും. ഇതിനെന്താ നിയമം? ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ വിശപ്പ് നശിക്കുമല്ലോ, പിന്നെ കുറച്ച് സമയം വിശക്കാതിരിക്കാം. അനിയതമാണ്. ഏതുപോലെ കാമ്യകർമ്മങ്ങളിലുള്ള കാമന പോലെ, ചില സമയം ആഗ്രഹിക്കുന്നു എനിക്ക് യാഗം ചെയ്യണം, സ്വർഗത്തെ നേടണം. ചിലപ്പോൾ വിചാരിക്കും എന്തിനാ ഒരുപാട് ധനവ്യയമുള്ള, ഒരുപാട് ക്ലേശകരമായ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നു, ഈ ലോകത്തിലെ സ്വർഗം മതി, ഇനി മരിച്ചിട്ടൊരു സ്വർഗം വേണ്ട. അനിയതമായ കാമങ്ങൾക്കനുസരിച്ച് കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അതുപോലെ ചിലപ്പോൾ ചെയ്യുന്നു, ചിലപ്പോൾ ചെയ്യുന്നില്ല, ചിലപ്പോൾ താല്പര്യം വരുന്നു, വരുന്നില്ല, അതുപോലെയാണ് ഈ വിശപ്പും ദാഹവും മറ്റും. ശാസ്ത്ര നിമിത്ത കാലാദ്യപക്ഷത്വസ നിത്യാനാം അനിയതത്വം. നിത്യകർമ്മങ്ങൾ അങ്ങനെയല്ല, അവിടെ കാലനിയമമുണ്ട്. രാവിലെ ചെയ്യണം, വൈകുന്നേരം ചെയ്യണം, സായം പ്രാതർ ജുഹോതി. അപ്പോൾ അത് ഇവിടെ ആവശ്യമില്ല, നിയതമല്ല. അതുകൊണ്ട് സർവകർമ്മ സന്യാസിയായിരിക്കുന്ന ഒരു പരോക്ഷ ജ്ഞാനിക്കും ഭിക്ഷാടനമല്ലാതെ മറ്റൊരു കർമ്മത്തിൻ്റെയും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കർമ്മയോഗം അതൊക്കെ അതിന് മുമ്പിൽ, അതിന് യോഗ്യതയില്ലാത്ത കർമ്മയോഗം ചിത്തശുദ്ധിക്ക് വേണ്ടി. ഇവിടെ പറയുന്ന അതല്ല, രണ്ടു തരത്തിലുള്ള സന്യാസത്തെക്കുറിച്ച് പറയുക. അതുകൊണ്ടാണ് ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഗീതാ ക്ലാസ്സെല്ലാം അവിടെ ഗീതയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴെല്ലാം പറഞ്ഞത് ഇന്നത്തെ സന്യാസം എന്ന് പറഞ്ഞാൽ കർമ്മയോഗമാണ്, സന്യാസമല്ല പറഞ്ഞതുകൊണ്ടാണ്. ഇന്ന് സന്യാസമില്ല, കർമ്മയോഗമേ ഉള്ളൂ. സന്യാസിമാർക്ക് കേവലം അഭിമാനത്തോടുകൂടി ഞാൻ സ്വാമിയാണ് എന്നൊക്കെ പറയും, അങ്ങനെയൊന്നുമില്ല. ഇന്ന് കർമ്മയോഗം മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന കേവലം ഭക്ഷാടനത്തെ മാത്രം ആശ്രയിച്ച് ഉള്ള സന്യാസവും ഇന്നില്ല, അതിന് മുമ്പുള്ളതേ ഉള്ളൂ. ദോഷനിമിത്തത്തെ സത്യവി യഥാകാമ്യ അഗ്നിഹോത്രസ്യ ശാസ്ത്രവീതത്വ സായം പ്രാതകാലാദ്യപേക്ഷത്വം ദൈവം. അതാണ് ശാസ്ത്രവീതമായ നിത്യകർമ്മങ്ങളിൽ പോലും സായം പ്രാതൽ നിയമങ്ങളെ അപേക്ഷിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവിടെ നിയമങ്ങളൊക്കെ അനുഷ്ഠിക്കും. അപ്പോൾ കർമ്മയോഗത്തിൽ വരുമ്പോൾ നിയമങ്ങളൊക്കെ ഉണ്ട്. യോഗമായിട്ടും കർമ്മം ചെയ്യാം, യോഗമല്ലാതെയും കർമ്മം ചെയ്യാം. യോഗമായിട്ട് എങ്ങനെ കർമ്മം ചെയ്യണമെന്ന് നമ്മൾ ഗീത ഇതിൽ ചർച്ച ചെയ്തതാണ്. അവിടെ നിയമങ്ങളൊക്കെ ഉണ്ട്, എന്തെങ്കിലും തോന്നിയതുപോലെ ചെയ്താൽ അത് കർമ്മയോഗമാകത്തില്ല. അത് നമ്മളവിടെ ചർച്ച ചെയ്തതാണ്, വ്യക്തമായ നിയമം അനുസരിച്ച് തന്നെ. അത് കഴിഞ്ഞ് പിന്നെ സന്യാസം എന്ന് വെച്ചാൽ അതിനുള്ള യോഗ്യത വരുമ്പോൾ സന്യാസം. അവിടെയും ജ്ഞാനനിഷ്ഠ വരുന്നതുവരെ കേവലം ഭിക്ഷാടനാദികളിലൂടെ പോവുക. ജ്ഞാനനിഷ്ഠ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളിൽ ഭിക്ഷാടനാദികൾ പോലും കർമ്മമല്ല, കർമാഭാവസം, കേവലം പ്രാരബ്ധം. ഈ പ്രാരബ്ധം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കണം, അത് അവസാന വാക്കാം. നീ എന്തിനങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കും, അതൊക്കെ എന്റെ പ്രാരബ്ധം എന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ട്. ഇവിടെ പറയുന്നതനുസരിച്ച് പ്രാരബ്ധം ജന്മം മുതൽ തുടങ്ങുന്നതാണ്. പക്ഷെ ഇവിടെ ആ തത്വനിഷ്ഠയിലുള്ള പ്രാരബ്ധം എന്ന് പറയുന്നത് കേവലം അപരോക്ഷ ജ്ഞാനിക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ പ്രാരബ്ധം എന്ന് പറയുന്നത് അജ്ഞന്റെ പ്രാരബ്ധത്തെ, രണ്ടു തരത്തിലുണ്ട്, അജ്ഞന്റെ പ്രാരബ്ധവും തത്വജ്ഞന്റെ പ്രാരബ്ധം. ആ തത്വജ്ഞന്റെ പ്രാരബ്ധമാണ് ഭിക്ഷാടനവും മറ്റും, അത് കർമ്മമല്ല. പിന്നെ ജോലിന്ന് ഭോജനാദി പ്രവൃത്തോ നിയമവത്സ്യാതി ചെയ്തു. പക്ഷെ ഈ ഭക്ഷണം കഴിക്കുന്നതിനും ഭിക്ഷാടനത്തിനും മറ്റും ചില നിയമങ്ങൾ പറയുന്നുണ്ടല്ലോ. ശരി, നിത്യകർമ്മത്തിൽ നിയതമാണെന്ന് പറഞ്ഞു, ഭിക്ഷാടനം എന്തുകൊണ്ട് നിയതമായിക്കൂടാ? അവിടെ നിയമം പറയുന്നുണ്ട്. എന്താണ് നിയമം? ഏകവാരം ഏകഭുക്തം എന്നാണ് പറയുന്നത്. ഭിക്ഷ ഒരു നേരമേ കഴിക്കാവൂ, ഇങ്ങനെ മറ്റുള്ള നിയമങ്ങളുണ്ട്. പിന്നെ സന്യാസത്തിൽ യതീനാന്ത ചതുർഗുണം, ശൗചത്തിന് നിയമം പറയുന്നുണ്ട്. ഇത്തരം നിയമങ്ങളുണ്ടല്ലോ. അപ്പോൾ നിയമം അതും നിയതമായിക്കൂടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ നാം നിയമ അക്രിയത്വ ക്രിയായാസ് അപ്രയോജകത്വ നാസു ജ്ഞാനസ്യ പോവാതുകാരണം. അത് നിയമമേ അല്ല, രണ്ടും രണ്ട് കാര്യങ്ങളാണ്. യതിയുടെ അങ്ങനെയാണ്, യതിക്ക് നിയമമില്ല എന്ന് പറയുന്നു. സാധന പറയുന്നു സന്യാസിക്ക് നിയമമില്ല എന്ന് പറഞ്ഞാൽ സന്യാസിക്ക് തോന്നിയത് ചെയ്യാമെന്നുള്ള ധാരണയില്ല നിയമം പറയുന്നത്. അങ്ങനെയല്ല, സന്യാസിക്ക് നിയമം ഇല്ലാന്ന് വെച്ചാൽ സന്യാസിക്ക് വിധിയില്ല എന്നർത്ഥം. ഈ കാര്യങ്ങളൊക്കെ പറയുന്നതോ ഏകവാരം ഏകകാലം ചെറിയ ഭക്ഷം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇത് നിയമമല്ലേ? ഇപ്പൊ നിത്യകർമ്മങ്ങളെ പോലെ ഇവിടെ ഈ നിയമമാണ്, ഇതിനെയും കർമ്മമായിട്ടെടുക്കണം. ഇത് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുകയല്ലേ ഏകകാലം ചെറിയ ഭക്ഷം പറയുന്നത്? ഇത് നിയമമല്ല, ഇത് നിയമവിധിയല്ല. കാരണം വിധി മീമാംസയിൽ പലതരത്തിൽ പറയും. അതിന് പരിസംഖ്യ എന്ന് പറയുന്ന കാര്യമാണിത്. യാഗത്തിന് വേണ്ടിയിട്ട് അരി ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ അരി ഉണ്ടാക്കിയെടുക്കുന്നത് ഏത് തരത്തിലുണ്ടാക്കും? വേണമെങ്കിൽ കുറച്ച് നെല്ല് തറയിലിട്ടിട്ട് അതിനെ കൈകൊണ്ട് ഉരസിയാലും അരിയാകും. അല്ലെങ്കിൽ ഒരാൾ ഓരോ നെല്ലായിട്ടെടുത്ത് വെച്ച് നഖം കൊണ്ട് അതിനെ അതിൻ്റെ ഉമി കളഞ്ഞെടുക്കുന്നു, അങ്ങനെയാകാം. അവിടുന്ന് പരിസംഖ്യ പറയുന്നത് അത് പോരാ, അത് ഒരാളിലിട്ട് ഉലക്ക കൊണ്ട് പ്രോക്ഷണാദികൾ ചെയ്ത് ഇടിച്ച് തന്നെ എടുക്കും. ഇതിനെ കുറിച്ച് ഇത് വിധിയാണോ? കാരണം നെല്ല് വിരലിട്ട് ഇടിച്ചാൽ അരിയാകും എന്നുള്ള കാര്യം വേദം പറയേണ്ട കാര്യമില്ല. അജ്ഞാതമായ അർത്ഥങ്ങളെ ജ്ഞാപിപ്പിക്കുന്ന വേദഭാഗത്തെയാണ് വിധി എന്ന് പറയുന്നത്. ഇത് സർവ്വ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ്, വിരൽ നെല്ല് ഇടിച്ചു കഴിഞ്ഞാൽ അരിയാകും എന്നുള്ള കാര്യം. അപ്പോൾ ഇതെന്തിനാണ് വേദം വിധിക്കുന്നത്? ഈ വിധിയല്ല, പരിസംഖ്യയാണ് എന്ന് പറഞ്ഞാൽ പലതരത്തിലും നെല്ലിൽ നിന്ന് അരിയെടുക്കാം. പക്ഷേ ആ യാഗത്തിൽ നിന്നും അപൂർവം ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം, എന്നാലേ അതിൽ നിന്ന് ഫലത്തിന് കാരണമായ അപൂർവം ഉണ്ടാവുക. അതിന് പരിസംഖ്യ. അതിൻ്റെ താല്പര്യം എന്താണ്? പലതരത്തിലും പ്രാപ്തമാകി വരുമ്പോൾ അത് പ്രാപ്തമായ കാര്യം തന്നെയാണ്, വിധിച്ചിട്ട് വരുന്ന അതിനെല്ലാം ഒഴിവാക്കിയിട്ട് ഒന്നിലേക്ക് സങ്കോചിപ്പിക്കുക, അതിനാണ് പരിസംഖ്യ എന്ന് പറയുന്നത്. തത്രജ അന്യത്രജ പ്രാപ്തവും പരിസംഖ്യേതി ഗീയതേ ശ്ലോകവാർത്തികത്തെ പറയും കുമാരലഭട്ടൻ. അതിനാണ് പരിസംഖ്യ എന്ന് പറയുന്നത്. അതുപോലെ ഭിക്ഷാടന, യതിയുടെ ഭിക്ഷാടനം എന്ന് പറയുന്നത് പരിസംഖ്യയാണ്, വിധിയല്ല. എന്ന് പറഞ്ഞാൽ വിശപ്പും ദാഹവും സഹജമാണ്, ശ്രവണാദി സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു. അപ്പോൾ വിശപ്പ് വന്നാൽ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ്, തിരിഞ്ഞ് കടിക്കാത്ത എന്തിനും ഭക്ഷിക്കാം, ദഹിക്കുന്ന എന്തിനും ഭക്ഷിക്കാം. അപ്പോൾ അവൻ എന്തും ഭക്ഷിക്കും, അനിയത സ്വഭാവം വരും. സസ്യവും മത്സ്യവും മാംസവും എല്ലാം ഭക്ഷിക്കും, നിഷിദ്ധമായതും ഭക്ഷിക്കും. ഇനി കൂടുതലായി ഭക്ഷിക്കും, വേറൊന്നും ചെയ്യാനില്ല, ഭക്ഷണമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അത് ശരിക്കും കഴിക്കാമെന്ന് വിചാരിക്കും. അജീർണം പിടിപെട്ട് രോഗം വരെ ശ്രവണാദികളൊന്നും നടക്കത്തില്ല, അത് വേറെ പ്രശ്നം. അപ്പോൾ ഇഷ്ടമുള്ള സ്വാദുള്ള ഭക്ഷണം അന്വേഷിച്ച് നടക്കും. ശരിയാണ്, എവിടെയാണ് നല്ല സ്വാദുള്ള ഭക്ഷണം കിട്ടുന്നത്, അതിനുവേണ്ടി നടക്കും, സമയം കളയും, പിന്നെ അത് ആഗ്രഹിക്കും. ഇങ്ങനെ ഈ ഭക്ഷണം കഴിക്കുന്നതിനും ഒരുപാട് ദോഷങ്ങളുണ്ട്, ഏതിക്കും ദോഷങ്ങൾ വരാം. അതുകൊണ്ട് ശരീരത്തിനും മനസ്സിനുമൊക്കെ ദോഷം വരാം. അപ്പം ഈ ദോഷങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പരിസംഖ്യയാണ്. ഭക്ഷണം രാഗം കൊണ്ട് അല്ലെങ്കിൽ ഈ ദോഷങ്ങൾ കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ള കാര്യം പ്രാപ്തമായപ്പോൾ അവിടെ പരിസംഖ്യ ആണ്. പരിസംഖ്യ വിധിക്കുകയല്ല, പറയുകയാണ് ഇന്നതൊക്കെ ഒഴിവാക്കുക. ഒഴിവാക്കിയാൽ ശേഷിക്കുന്നത് എന്താണ്? അമിതമായി ഭക്ഷണം കഴിക്കരുത്, രുചിയുള്ള ഭക്ഷണം തേടി നടക്കരുത്, അജീർണം ഉണ്ടാകാതെ സൂക്ഷിക്കുക, സദാസമയം വയറ് നിറച്ചുകൊണ്ട് നടക്കരുത്, ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞാൽ അവസാനം ശേഷിക്കുന്ന എന്താണ്? മാന്യമായി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വരും. ഇതൊരു വിധിയല്ല, കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കുന്നതേ ഉള്ളൂ. ഇത് നിത്യാഗ്നിഹോത്രം പോലെ വിധിച്ചിരിക്കുന്ന കാര്യം, ഇവിടെ വിധിയേ ഇല്ല. ഇന്നതിന്നതിന്നത് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ശേഷിക്കുന്നു. ആ ശേഷിക്കുന്നതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏകകാലം ചെറിയ ഭക്ഷം, രാവിലെ മുതൽ വൈകുന്നതുവരെ ഭിക്ഷാടനത്തിന് നടക്കരുത്. അതിൻ്റെ മുഖ്യം മനസ്സാണ്. എന്നാൽ കഴിക്കുന്ന ഭക്ഷണത്തിനുമുണ്ട്, അത് സാത്വികമായ ഭക്ഷണമായിരിക്കണം. താമസ രാജസ ഭക്ഷണങ്ങൾ കഴിക്കരുത്, ഹിംസാത്മകമായ ഭക്ഷണം കഴിക്കരുത്. ഇത്തരം നിയമങ്ങളെല്ലാം അതിൻ്റെ അർത്ഥസിദ്ധമാണ്. ഇത് യതിക്ക് വേണ്ടിയിട്ട്, എങ്ങനെയുള്ള യതിക്ക്? വിവിധശാ സന്യാസി എന്ന് പറയുന്നു, അവർക്ക് വേണ്ടി വിധിച്ചിരിക്കുന്നു. ജ്ഞാനനിഷ്ഠനായ അല്ലെങ്കിൽ ജ്ഞാനനിഷ്ഠയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന യതിക്ക്, യതിക്ക് വേണ്ടി വിധിച്ചിരിക്കുന്നതാണ്. ഇതൊന്നും നിത്യകർമ്മം പോലെയല്ല. അതുകൊണ്ട് ഇതിനെയൊന്നും അതുമായിട്ട് കൂട്ടിച്ചേർക്കരുത്. ഇതൊരു വിധിയല്ലേ? ഇതൊക്കെ നമുക്ക് സാധാരണ വരുന്ന സംശയങ്ങളാണ്. ഇതിനൊക്കെ പലതരത്തിൽ സമാധാനം പറയും ഇവിടെ ഭാഷകാരൻ. പൂർവമീമാംസയുടെ നിയമങ്ങളോട് ഒത്തുപോകത്തക്ക രീതിയിൽ ഇവിടെ സമാധാനം പറഞ്ഞിരിക്കുകയാണ്. ഇത് എല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അതുകൊണ്ട് ഇതൊന്നും എന്താണ്? ജ്ഞാനസ്യ എന്ന അപവാദകരഹ, ഇതൊന്നും ജ്ഞാനത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ആത്മബോധത്തെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് വെച്ചാൽ, ജ്ഞാനത്തെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞാൽ, ആ സന്യാസി മനസ്സിലാക്കുന്ന എന്താണ്? താൻ അകർത്താവും അഭോക്താവുമായ ആത്മാവാണ്. അതിനെ ഉറപ്പിക്കുന്നതിന് വേണ്ടി തത്വമസ്യാദി വാക്യങ്ങൾ, ശ്രുതി, ശ്രവണ, മനന, നിധ്യാസങ്ങൾ അവൻ അനുഷ്ഠിക്കുന്നു. അപ്പോൾ അവന് വിശപ്പ് വരുന്നു, ദാഹം വരുന്നു, അവൻ ഭിക്ഷാടനം ചെയ്യുന്നു, അതിനനുസരിച്ച് അവൻ ഭക്ഷണം കഴിക്കുന്നു. ഇതെല്ലാം കൊണ്ട് അവൻ്റെ ജ്ഞാനത്തെ ഇതൊന്നും ബാധിച്ചു കളയത്തില്ല എന്നാ പറയുന്നു. ഏതൊരു ജ്ഞാനമാണോ അവൻ ശ്രവണത്തിലൂടെ, മനനത്തിലൂടെ, നിധ്യാസനത്തിലൂടെ ദൃഢമാക്കുന്നത്, ആ ജ്ഞാനത്തെ ഇത് ബാധിക്കത്തില്ല. അതിനുള്ള ശേഷി ഇതിനില്ല, ഈ ഭക്ഷണാദി പ്രവൃത്തികൾ. കാരണം അത് അവനറിയാം എന്താണോ, താൻ ഒരു വിധിക്കും വിധേയനായിട്ടല്ല പ്രവർത്തിക്കുന്നത്. തന്നെ വിധിക്കുന്നതിന് വേദത്തിന് പോലും സാധ്യമല്ല. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഇത്തരത്തിൽ നിയമപൂർവം, ഒരു നിയമം അവിടെ ഉണ്ടല്ലോ, അശുചി ഭക്ഷിക്കുന്നില്ല തുടങ്ങിയ നിയമങ്ങളുണ്ടല്ലോ, ആ നിയമങ്ങൾ വിധിച്ചതുകൊണ്ട് വന്നതല്ല, എന്താണ് നിഷിദ്ധമായതെല്ലാം ഒഴിവാക്കിയപ്പോൾ ശേഷിച്ച അത് വിധിയല്ല. അക്കാര്യത്തിൽ സന്യാസിക്ക് യാതൊരു സംശയവുമില്ല. മറ്റുള്ളവർ ആക്ഷേപിക്കുന്നു, അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊന്നും അസുഖം. അപ്പോൾ സ്വാമി ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ ദേഹബോധം ഇല്ലേ, ആത്മാവിനെ മറന്നിട്ടല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി വളർക്കുമ്പോൾ നിങ്ങൾക്ക് ശരീരമാണെന്നാണോ ബോധം, ആത്മാവാണെന്നാണോ ബോധം, ഇതൊക്കെ ചോദിക്കും. അതിനെല്ലാത്തിനും സമാധാനം ഇവിടെ ഭാഷകാരൻ പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലാക്കാത്തവര് അത് സന്ദർഭമായി ഒന്നാണ് വിധിയെക്കുറിച്ച് ചെയ്തപ്പോൾ. തസ്മാൻ പരമാത്മ യാഥാത്മ്യജ്ഞാന വിധേരവി തദ്വിരുദ്ധ സ്ഥൂല ദ്വൈതാദിജ്ഞാന നിവർത്തകത്വ സാമർഥ്യ സർവകർമ്മ പ്രതിഷേധ വിദ്യാർത്ഥത്വം സമ്പദ്ധ്യതേ. അതുകൊണ്ട് പരമാത്മ യാഥാത്മ്യജ്ഞാന വിധി ഇവിടെ പറയുന്നു. തത്വമസി, അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ വാക്യങ്ങൾ, സദൈവ സൗമ്യതമഗ്രാസീതം തുടങ്ങി തത്വമസി വരെ അവസാനിക്കുന്ന ഇത്തരം വാക്യങ്ങൾ, അതിന് നമുക്ക് പറയാം ഈ വാക്യങ്ങളെ ജ്ഞാനവിധി എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ ഈ അർത്ഥത്തിലാണ്, അല്ലാതെ കർമ്മവിധികളെ പോലെയുള്ള വിധി എന്നുള്ള അർത്ഥത്തിലല്ല. അത് എന്ത് ചെയ്യുന്നു? തദ്വിരുദ്ധ സ്ഥൂല ദ്വൈതാദി ജ്ഞാന നിവർത്തകത്വ അസ്ഥൂലം അനണു എന്നെല്ലാം പറയുമ്പോൾ സ്ഥൂല ആദി ജ്ഞാനത്തെ അത് നിവർത്തിപ്പിക്കുന്നു. സർവ കർമ്മ പ്രതിഷേധ വിദ്യാർത്ഥത്വം അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു, സർവകർമ്മ പ്രതിഷേധ ബോധം അവനുണ്ടാവും, സർവകർമ്മ നിഷേധ ജ്ഞാനം അവനിലുണ്ടാവുന്നു. ഇതെല്ലാം പറയുമ്പോൾ എപ്പോഴും അത് ഓർക്കുന്ന ഇതാരെ കുറിച്ച് പറയുന്നു, എന്താണ് കർമ്മങ്ങൾ, എന്ത് കർമ്മവിധിയെക്കുറിച്ചാണ് പറയുന്നത്, കാര്യങ്ങളെല്ലാം ഓർത്തിരുന്നില്ലെങ്കിൽ ഇവിടെയൊക്കെ ആശയക്കുഴപ്പമില്ല. ആർക്കു വേണ്ടി പറയുന്നു എന്നുള്ളതാണ് മുഖ്യം. കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ പറഞ്ഞു, ഉപാസനകളെല്ലാം ഉപേക്ഷിക്കാൻ പറഞ്ഞു. ഇതൊന്നും ആർക്കും വേണ്ടാത്തതാണെന്നല്ല പറയുന്നു, ഓരോന്നിനും അധികാരം നിശ്ചയിച്ചിരിക്കുന്നു. അവിടെ പ്രാമുഖ്യം അധികാരിത്വത്തിനാണ്. അതുകൊണ്ട് കർമ്മത്തെ ഉപേക്ഷിക്കുക, ഉപാസനകൾ ഉപേക്ഷിക്കുക എന്നെല്ലാം പറയുന്ന ആരോട് പറയുന്നു, ആരാണ് അനുഷ്ഠിക്കേണ്ടത്, ആരാണ് ഉപേക്ഷിക്കേണ്ടത്, ഈ വ്യത്യാസം മനസ്സിലാകും. ഒരു ഉപാസനയും വേണ്ട, ഒരു കർമ്മവും വേണ്ട, ഒരു ഭക്തിയും വേണ്ട എന്നൊക്കെ പലയിടത്തും പറയും. പക്ഷെ അധികാരി ആരാണെന്ന് മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ വലിയ ആശയക്കുഴപ്പത്തെ ഉണ്ടാകും. ഒരാചാര്യനും പറയുന്നതിന് എന്താണ്, ഞാൻ ബ്രഹ്മജ്ഞാനിയാണ്, എനിക്ക് കർമ്മങ്ങളോ ഉപാസനകളോ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് നിങ്ങൾക്കാർക്കും അത് വേണ്ട എന്ന് ആചാര്യന്മാരാരും പറയുന്നില്ല, ഒരു ശാസ്ത്രവും അങ്ങനെ പറയുന്നില്ല. സാമാന്യ ജീവന്മാരോടെല്ലാം പറയുന്നത് എന്താണ്, ഇതിലൂടെയൊക്കെ കടന്നു പോകാനാണ്. കർമ്മത്തിന് അധികാരിയവൻ അത് ചെയ്യുക, ഉപാസനയ്ക്ക് അധികാരിയായവൻ അത് ചെയ്യുക. തത്വജ്ഞാനത്തിന് നിങ്ങൾ അധികാരിയാണെങ്കിൽ അത് പ്രവർത്തിക്കുക. ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്ധ്യതേ. ജ്ഞാനവാനാകുന്നത് എത്രയോ ജന്മങ്ങളിലെ മറ്റനുഷ്ഠാനങ്ങളുടെ ഫലമായിട്ടാണ്. തൊട്ടടുത്ത് തന്നെ അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അനേക ജന്മങ്ങളിലെ അനുഷ്ഠാനത്തിലൂടെ വന്ന ആ പക്വതയിലാണ് ഈ ജ്ഞാനം. അത് പാമരന്മാരോട് ഇതൊന്നും ആവശ്യമില്ല, ഇതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം, എന്നെപ്പോലെ നിങ്ങൾ ജ്ഞാനിയാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ബുദ്ധിഭേദം ജനയേതജ്ഞാനാം കർമ്മസംഖ്യനാം ജോഷേ സർവകർമാണി വിദ്വാൻ യുക്തസമാചരൻ എന്ന് പറയുന്ന ഭഗവത് വാക്യത്തിന് വിരുദ്ധമാണ്. മറ്റുള്ളവനെ കൊണ്ട് പ്രവൃത്തി എടുപ്പിക്കുക, അങ്ങനെ പ്രവൃത്തി എടുപ്പിക്കുന്നതിന് വേണ്ടി വന്നാൽ താനും പ്രവർത്തിക്കുക. ഇതാണ് ആചാര്യ നയം, ഭഗവാന്റെ നയം അതാണ്, രീതി അതാണ്. മറിച്ചൊക്കെ പറയുന്നത് അറിവില്ലായ്മയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. മഹാത്മാക്കൾ അങ്ങനെ പറയാറില്ല. അതുകൊണ്ട് സർവകർമ്മ പ്രതിഷേധം എന്നെല്ലാം പറയുന്നത് കർമ്മപ്രവൃത്തി അഭാവസ്യ തുല്യത്വം യഥാ പ്രതിഷേധ വിഷയം തസ്മ പ്രതിഷേധ വിധിവെച്ച വസ്തുപ്രതിപാദനം തത്പരത്തിന്റെ സിദ്ധം ശാസ്ത്രസ്യ. അതുകൊണ്ട് ശാസ്ത്രം വസ്തുപ്രതിപാദനപരമാണ്. എങ്ങനെയാണോ ശാസ്ത്രം ഓരോന്നിനും നിഷേധിക്കുന്നത്, വേറെടുത്ത് ഓരോന്നിനും വിധിക്കുന്നത്, രണ്ട് കാര്യങ്ങളൊന്ന് വിധിക്കുന്നു, സ്വർഗകാമോ യജേത, രണ്ട് നിഷേധം, ന കളഞ്ചം ഭക്ഷേ സുരാം ന പിബേ മാഹിംസ സർവഭൂതാനി നിഷേധം. ഈ രണ്ട് വാക്യത്തിനും അർത്ഥമുണ്ടല്ലോ മീമാംസകരോട് പറയണം. അങ്ങനെയാണെങ്കിൽ ഇനി മൂന്നാമത് വേദവാക്യങ്ങൾ, വസ്തുപ്രതിപാദനം തത്വമസി അഹം ബ്രഹ്മാസ്മി വിജ്ഞാനമാനന്ദം ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ വസ്തുപ്രതിപാദനം. ഈ മൂന്ന് വാക്യങ്ങൾക്ക് ഒരുപോലെ അർത്ഥമുള്ളതാണ്. അതുകൊണ്ട് മീമാംസകരോട് പറയുന്നു, നിങ്ങൾ മനസ്സിലാക്കണം, സിദ്ധാർത്ഥ ബോധകമായ വാക്യങ്ങൾ വേദത്തിലുണ്ട്, അതിൽ പറയുന്നതിനെ ഗ്രഹിക്കണം എന്ന്. ഈ നമ്മൾ ഈ ചർച്ച ചെയ്ത ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും സന്യാസം, തത്വജ്ഞാനം, ഇത് തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ വാസ്തവത്തിലൂടെ ഉപാസനയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ്. പക്ഷേ ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്, അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ ഒരു സന്ദർഭം ഉണ്ടാക്കി അത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. വീണ്ടും ഉപാസനയിലേക്ക് പോവുകയാണ്. തേഹ വാചം ഊച്ചഹു ത്വം ന ഉദ്ഗായേതി തഥേതി ഉദഗായോ വാജി ഭോഗ തം ദേവേഭ്യ ആഗായത് കല്യാണം വദതി തദാത്മനൈ തേ വിദുരനേന വൈ ന ഉദ്ഗാത്ര അത്യഷ്യന്തീതി തം അഭിദ്രുത്യ പാത്മനാ അവിദ്ധ്യൻ സയസ പാത്മാ യദേവേദം അപ്രതിരൂപം വദതി സ ഏവ സ പാത്മാ അധഃ പ്രാണം പൂജുഃ തം ന ഉദ്ഗായേതി തഥേതി തേഭ്യ പ്രാണ ഉദഗായൻ യ പ്രാണേ ഭോഗഃ തം ദേവേഭ്യ ആഗായൻ യത് കല്യാണം ജിഘ്രതി തദാത്മനെ തേ വിദുരനേന വൈ ന ഉദ്ഗാത്ര അത്യഷ്യന്തീതി തം അഭിദ്രുത്യ പാത്മന അവിദ്ധ്യൻ സയ സ പാത്മാ യദേവേദം അപ്രതിരൂപം ജിഘ്രതി സയേവ സ പാത്മാ അധഃ ചക്ഷുരൂചുഃ തം ന ഉദ്ഗായേതി തഥേതി തേഭ്യഃചക്ഷുരുദഗായൻ യച്ചക്ഷുഷി ഭോഗഃ തം ദേവേഭ്യഃ ആഗായൻ യത് കല്യാണം പശ്യതി തദാത്മനൈ തേ വിദുരനേന വൈ ന ഉദ്ഗാത്ര അത്യഷ്യന്തീതി തം അഭിദ്രുത്യ പാത്മനാ അവിദ്ധ്യൻ സയസ്സ പാത്മാ യദേവേദം അപ്രതിരൂപം പശ്യതി സ ഏവ സ പാത്മാ അധഃ ശ്രോത്രം ഊചുഃ തം ന ഉദ്ഗായേതി തഥേതി തേഭ്യ ശ്രോത്രം ഉദഗായൻ യഃ ശ്രോത്രേ ഭോഗഃ തം ദേവേഭ്യ ആഗായൻ യത് കല്യാണം ശൃണോതി തദാത്മനെ തേ വിദുരനേന വൈ ന ഉദ്ഗാത്ര അത്യഷ്യന്തീതി തമഭിദ്രുത്യ പാത്മനാ അവിദ്ധ്യൻ സയസ പാത്മാ യദേവേദം അപ്രതിരൂപം ശൃണോതി സൈവ സ പാത്മാ അധഃ മന ഊചുഃ തം ന ഉദ്ഗായേതി തഥേതി തേഭ്യോ മന ഉദഗായൻ യോ മനസി ഭോഗഃ തം ദേവേഭ്യ ആഗായൻ യത് കല്യാണം സങ്കൽപ്പയതി തദാത്മനെ തേ വിദുരനേന വൈ ന ഉദ്ഗാത്ര അത്യഷ്യന്തീതി തമഭിദ്രുത്യ പാത്മനാവിദ്ധ്യൻ സയസ്സ പാത്മാ യദേവേദം അപ്രതിരൂപം സങ്കൽപ്പയതി സൈവ സ പാത്മേവം അമുഖല്യതാ ദേവതാ പാത്മഭിർ ഉപാസൃജൻ ഏവം യേന പാത്മനാവിദ്ധ്യൻ അധഃ ഹേമം അസന്യം പ്രാണമൂജുഃ ത്വം ന ഉദ്ഗായേതി തഥേതി തേഭ്യേഷ പ്രാണ ഉദഗായൻ തേ വിദുരനേന വൈ ന ഉദ്ഗാത്ര അത്യഷ്യന്തീതി തമഭിദ്രുത്യ പാത്മനാ അവിവ്യസൻ സ യഥാ അശ്മാനം ഹൃത്വാ ലോഷ്ടോ വിധ്വംസേത ഏവം ഹേവ വിധ്വംസമാന വിശ്വഞ്ചോ വിനേശുഃ തദോ ദേവ അഭവൻ പരാ അസുരാ പരാ പരാ അസുരാ ഭവതി ആത്മനാ പരാ അസ്യ ദിശൻ ഭ്രാതൃവ്യോ ഭവതി ഏവം വേദ ശിഷ്യ